സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 13-ാം അധ്യായം 10-ാം ശ്ലോകം. അസക്തിരനഭിഷംഗ ഉത്ര ദാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം നിഷ്ഠാനിഷ്ഠോപപത്തിഷു. പുത്രദാരഗ്രഹാദിഷു അസക്തി അനഭിഷ്വങ്ക, പുത്രദാരഗ്രഹാദികളിൽ അസക്തിയും അനഭിഷ്വങ്കും. ഒരു ഗൃഹസ്ഥൻ, അയാൾ മുമുക്ഷുവായി, അയാൾക്ക് വേണ്ട യോഗ്യതയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പ്രധാനമായിട്ടും എല്ലാവർക്കും ബാധകമാണെന്നാണ് പുത്രദാരഗ്രഹാദിഷു എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെ ഗൃഹസ്ഥനെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം അത് ബാഹ്യമായ ത്യാഗം എപ്പോഴും സംഭവിക്കണമെന്നില്ല. യഥഹരൈവ വിരജയത് തഥഹരൈവ പ്രവ്രജയത്. അയാൾക്ക് വിരക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പ്രവ്രജിക്കണം, എന്ന് വെച്ചാൽ സന്യസിക്കാം എന്ന് പ്രമാണമുണ്ട്, ഉപനിഷത്ത് പറയും. അതുകൊണ്ട് ഗൃഹസ്ഥന് പുത്രധാര ഗ്രഹാദികളെല്ലാം ത്യജിക്കാം, സന്യസിക്കാം. അങ്ങനെയല്ലാതെ അഭിമാനത്യാഗവും ആകാം. അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഗൃഹസ്ഥാശ്രമം തീരുന്നുകൊണ്ട് തന്നെ അഭിമാനം ത്യജിക്കുക, ഭാര്യാപുത്രാദികളെ ത്യജിച്ച് സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിക്കണമെന്നില്ല. അതിന് അഭിമാനത്യാഗം എന്ന് പറയുന്നു. അല്ലാതെ ഉപേക്ഷിച്ചു പോകുന്നു, അതിന് സ്വരൂപത്യാഗം എന്ന് പറയുന്നു. ആ വസ്തുവിനെ തന്നെ ഉപേക്ഷിക്കും, മറ്റു വസ്തു നിലനിൽക്കുന്നു, അതിലുള്ള അഭിമാനത്തെ ത്യജിക്കുന്നു. ഇപ്പൊ ഗൃഹസ്ഥനെ സംബന്ധിച്ച് ഇത് രണ്ടും പറയുന്നുണ്ട്. അത് അവരവരുടെ സംസ്കാരമനുസരിച്ച് ഒന്നുകിൽ ആ സ്വരൂപത്യാഗം വസ്തുവിനെ തന്നെ ത്യജിക്കുക, ഭാര്യാപുത്രാദികളെല്ലാം ത്യജിച്ചു പോവുക, അല്ലെങ്കിൽ അഭിമാനത്യാഗം. രണ്ടാമത്തതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പുത്രധാര ഗ്രഹാദിഷു അനഭിഷംഗ അസക്തി. അടുത്ത് പറയുന്നു നിത്യഞ്ച സമചിത്തത്വം ഇഷ്ടാനിഷ്ട ഉപപത്തിഷു. നിത്യഞ്ച സമചിത്തത്വം തുല്യചിത്തത. എവിടെയാണ് തുല്യചിത്തത വേണ്ടത്? എവിടെയാണ് ഇഷ്ട അനിഷ്ട ഉപപത്തിഷോ? ഉപപത്തി എന്ന് പറഞ്ഞാൽ പ്രാപ്തി. ഇഷ്ടാനിഷ്ടങ്ങൾ പ്രാപ്തമാകുമ്പോൾ ഇഷ്ടാനാം അനിഷ്ടാനാം ച ഉപപത്തേഹ സംപ്രാപ്തേഹ താസു ഇഷ്ട അനിഷ്ട ഉപപത്തിഷു നിത്യമേവ തുല്യചിത്തത. അതൊന്നുകൂടി വിശദീകരിക്കുന്നു. ഇഷ്ട ഉപപത്തിഷു നഹർഷ്യതി ന കുപ്യതിജ അനിഷ്ട ഉപപത്തിഷു. ഇഷ്ടമായവ പ്രാപിക്കുമ്പോൾ അതിൽ നഹർഷ്യതി ഹർഷം എന്ന് വെച്ചാൽ അത്യാഹ്ലാദം, അതിൽ മതിമറി നിങ്ങൾ ആഹ്ലാദിക്കുന്നില്ല. അടുത്ത് വരാൻ പോകുന്ന ദുഃഖങ്ങളെല്ലാം വിസ്മരിച്ചിട്ട് ആ സന്തോഷത്തിൽ അയാൾ ആത്മവിസ്മരണം നടത്തുന്നില്ല. അതുപോലെ തന്നെ അനിഷ്ടമായ കാര്യങ്ങൾ വരുമ്പോൾ ന കുപ്പിരി ന അനിഷ്ട ഉപദേശം കോപിക്കുന്നില്ല. തച്ചേതൻ നിത്യം സമചിത്തത്വം ഞാൻ. ഇതാണ് സമചിത്തത്വം. ഇതും ജ്ഞാനത്തിന് ഉപായമാണ്, അതുകൊണ്ട് ഇതിനെ ജ്ഞാനം എന്ന് പറയുന്നു. ഇത് മുൻ സന്ദർഭങ്ങളിലും ഇത് വന്നിട്ടുണ്ട്, ഈ സമചിത്തത്വം. എങ്ങനെയാണ് ആ സമചിത്തത്വം കൈവരിക്കേണ്ടത് എന്നുള്ളതും കർമ്മയോഗത്തിന്റെ പ്രകടനത്തിലെല്ലാം നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് ആത്മസ്മരണമുണ്ടാകാം, ഈശ്വരസ്മരണമുണ്ടാകാം, ഏത് തരത്തിലുമാകാം. അസക്തിരനഭിഷുങ്കഃ പുത്രദാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു മൈ ചാനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി വിവിക്തദേശസേവിത്വം ഹരദിർജനസംസതി. വീണ്ടും പറയുന്നത് ജ്ഞാന ഉപായങ്ങളായിരിക്കുന്ന ജ്ഞാന സാധനങ്ങളെ കുറിച്ചാണ്. മൈ ചൈശ്വര്യ അനന്യയോഗേന ആ പൃഥക് സമാധിന, ഈശ്വരനുള്ള അനന്യയോഗം. ആ അനന്യയോഗം എന്ന് പറയുന്നത് എന്താണ്? ആ പൃഥക് സമാധി എന്ന് പറഞ്ഞാൽ എന്താണത്? അടുത്ത് വ്യാഖ്യാനിക്കുന്നു, ന അന്യു ഭഗവതോ വാസുദേവ പരോ അസ്തി അധ സൈവ അന്നോഗതി. ഭഗവത വാസുദേവ, ഭഗവാൻ വാസുദേവനിൽ നിന്നും അന്യനായി പരനായി മറ്റൊന്നും തന്നെയില്ല. ശ്രേഷ്ഠമായി പരവുമായ ആശ്രയമായി മറ്റൊന്നും തന്നെയില്ല. അതുകൊണ്ട് സയവ നഹഗതി, അവൻ തന്നെയാണ് എൻ്റെ പരവുമായ ആശ്രയം, ഞാൻ അവനെ തന്നെയാണ് പരവുമായി ആശ്രയിക്കുന്നത്. ഇതാണ് ആ പൃഥക് സമാധി. വേറൊന്നിനും മനസ്സുറപ്പിക്കാതിരിക്കുക. സമാധി എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഉറപ്പിക്കുക, ചിത്തേകാഗ്രത. ആ ചിത്തേകാഗ്രത ഈശ്വരനിൽ തന്നെ വരണം, എന്നുവെച്ചാൽ മറ്റ് വിഷയങ്ങളിലൊന്നും വരാൻ പാടില്ല. അതാണ് അനന്യ ഭക്തി എന്നിവിടെ പറയുന്നത്. നിത്യവും നിശ്ചിത ഉറച്ച അവ്യഭിചാരിണി മാറ്റമില്ലാത്ത ബുദ്ധി, അതാണ് അനന്യയോഗ. ഇത് അനന്യയോഗമാണ്. ഈശ്വരൻ തന്നെ പരമമായ ആശ്രയം എന്ന് ഒരുവന്റെ ബുദ്ധിയിൽ ഉറക്കുക, അങ്ങനെയുള്ള ഉറച്ച ബുദ്ധി, അതാണ് അനന്യയോഗം. തേന ഭജനം, മനസ്സ് അങ്ങനെ ഒരു അനന്യയോഗത്തിലെത്തിയിട്ട് ഈശ്വരനെ തന്നെ പരമമായി കാണുന്ന ആ മനസ്സുകൊണ്ട് ഭജനം, ഈശ്വരനെ ഭജിക്കുക, അതാണ് ഭക്തി. എന്ന വ്യഭിചരണശീല, അതിന് മാറ്റം വരുന്നില്ല, അതാണ് അവ്യഭിചാരിണി, മാറ്റമില്ലാത്തത്. സാധ്യജ്ഞാനം, മതം എന്താണോ ജ്ഞാനമാണോ എന്ന് പറയുന്നു. ഇവിടെ ജ്ഞാനത്തെക്കുറിച്ച് പറയാം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പം മാറ്റമില്ലാത്തതായ, ഒരിക്കലും മാറാത്തതായ മനസ്സുകൊണ്ട്, മാറ്റമില്ലാതിരിക്കുന്ന എങ്ങനെ? ഈശ്വരൻ തന്നെ പരമം, ഈശ്വരൻ തന്നെ പരമമായ ആശ്രയം, ഈശ്വരൻ തന്നെയാണ് പ്രാപ്യമായിരിക്കുന്നത് എന്നുള്ള ഉറച്ച ബുദ്ധി കൊണ്ട് ഈശ്വരനെ ഭജിക്കുന്നതും ഇവിടെ എന്താണ്? അതിന് ഭക്തി എന്ന് പറയുന്നു. പറയുന്നു അത് തന്നെയാണ് ജ്ഞാനം. ഇവിടെ ഭക്തി എന്നും ജ്ഞാനമെന്നും പറയുന്നതിന് ശബ്ദത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ഭക്തിരവ്യഭിചാരിണി അവസാനം പറയും, ഇതാണ് ജ്ഞാനമെന്നും പറയും. ഗീതയിൽ പലയിടത്തും ഭക്തിയും ജ്ഞാനത്തെയും ഒന്നായിട്ട് തന്നെ പറയുന്നു. ശബ്ദത്തിന്റെ വ്യത്യാസമാണ്. ഭക്തി എന്ന് പറയുന്നത് ഈശ്വരനെ ഭജിക്കുക, ഈശ്വരനെ ഭജിക്കുന്ന തന്നെയാണ് ജ്ഞാനം. ഭക്തി വേറെ, ജ്ഞാനം വേറെ എന്ന് രണ്ടായി തിരിക്കുന്നത് ഗീതയിൽ അങ്ങനെ പലപ്പോഴും കാണാറില്ല, ഒന്നായിട്ട് തന്നെ പറയും. അതുകൊണ്ട് പറയുന്നു സാച്ച ജ്ഞാനം, ആ ഭക്തി തന്നെയാണ് ഞാൻ. രണ്ടിനെയും രണ്ടായി കാണേണ്ട കാര്യം ഇല്ല. നമ്മൾ സാധാരണ പറയും, അയാൾ ഭക്തനാണ്, ജ്ഞാനിയല്ല, ജ്ഞാനിയാണ്, ഭക്തനല്ല എന്നൊക്കെ ഓരോരുത്തരെ കുറിച്ച് പറയും. അതൊക്കെ അറിവില്ലായ്മയാണ്. ഗീതയുടെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. ഭക്തനാണെങ്കിൽ ജ്ഞാനിയുമാണ്, ജ്ഞാനിയാണെങ്കിൽ ഭക്തനുമാണ്. അതിവിടെ വ്യക്തമായി പറയുന്നു. സാധജ്ഞാനം ആ ഭക്തി തന്നെയാണ് ജ്ഞാനം. പിന്നെ അടുത്ത സാധനയെ കുറിച്ച് പറയുന്നു, വിവിക്ത ദേശ സേവിത്വം. വിവിക്ത സ്വഭാവത സംസ്കാരേണവ അശിച്യാദിഭി സർപ്പചോര വ്യാഘ്ര ഭയാദിഭിശ്ചർഹിതോ അരണ്യ നദീപുളിന ദേവഗ്രഹാദിഭർ വിവിക്തോ ദേശ തം സേവിതം ശീലമസ്യേതി വിവിക്ത ദേശ സേവി തദ്ഭാവോ വിവിക്ത ദേശ സേവിത്വം. വിവിക്ത ദേശം എന്ന് വെച്ചാൽ ഏകാന്ത ദേശം, ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ, ഏകാന്തമായി ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ, അവിടെ ഇരിക്കുക. രണ്ടു തരത്തിലാവും, സ്വഭാവത സംസ്കാരേണവ. ഒന്നുകിൽ അത് സ്വാഭാവികമായിട്ട് ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയതായിരിക്കും. രണ്ടു തരത്തിലും ആകാം. ഒന്നുകിൽ ഗുഹകളും മറ്റും പർവ്വതങ്ങളിലും മറ്റും ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കുന്നു. എന്തായാലും അവിടെ ഏകാന്തത വേണം. ഒരു സാധകന് അത് ആവശ്യമാണ്, ഏകാന്തവാസം. അതാണ് സ്വഭാവത സംസ്കാരേണ. അവിടെ അശുച്യാദിഭി വിവിക്ത, അവിടെ അശുദ്ധമായിരിക്കരുത്. ഒറ്റപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു? ഈ പറയുന്ന കാര്യങ്ങളൊന്നും, സർപ്പം, അതായത് പ്രാണികൾ ഉപദ്രവിക്കുന്ന പ്രാണികൾ പാടില്ല, ചോരൻ കള്ളന്മാരുടെയും മറ്റ് ഉപദ്രവം പാടില്ല, വ്യാഘ്രം, അതുപോലെ മനുഷ്യനെ കൊന്ന് തിന്നുന്ന വന്യമൃഗങ്ങളൊന്നും പാടില്ല, അതിനെക്കുറിച്ചുള്ള ഭയങ്ങളും പാടില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഭയക്കും, വ്യാഘ്ര ഭയാധിപിച്ച്, അത്തരം ഭയങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പോൾ ഇത്തരം സ്ഥലം ഒന്നും ഉപദ്രവങ്ങളില്ലാത്ത സ്ഥലം. ഇതൊക്കെ പ്രത്യേകിച്ച് പറയാൻ കാരണം, പണ്ട് ഏകാന്തവാസത്തിനായി പോകുന്ന വനങ്ങളിലും മറ്റുമാണ്, വനത്തിലും ഗുഹയിലും മറ്റുമാണ്, അവിടെയൊക്കെ ഇത്തരം ഭയങ്ങൾ ഉണ്ടാകാം. പക്ഷേ അത്തരം ഭയം, ഇത്തരം ജീവികളിൽ നിന്നുള്ള ഭയം ഇല്ലാത്ത, ഭയം അതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങളൊന്നും ഇല്ലാത്ത മനസ്സവിടെ ശാന്തമായിരിക്കണം. ഏകാന്ത ദേശത്ത് പോയിരിക്കുകയും അവിടെ ഭയം ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരഭജന സാധ്യമല്ലാതെ വരും. അതുകൊണ്ട് പറയുന്നു, ഇത്തരം ഭയങ്ങളൊന്നും ഉണ്ടാകാത്തതായ ഇവിടെ അരണ്യം ആകാം, നദീപുളിനം നദീതടമാകാം, ദേവഗ്രഹം ക്ഷേത്രങ്ങൾ അമ്പലങ്ങളും മറ്റുമാകാം, അങ്ങനെയുള്ള സ്ഥലങ്ങൾ വിവിക്ത ദേശം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തം സേവിതം ശീലം അസേതി വിവിക്ത ദേശ സേവി, അങ്ങനെയുള്ളവരാണ് വിവിക്ത ദേശ സേവി എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്നതും കൂടുതലും യോജിക്കുന്നു ഗൃഹസ്ഥനേക്കാൾ സന്യാസിക്കാണ്. ഗൃഹസ്ഥനെപ്പോഴും തന്റെ വീടെല്ലാം വിട്ട് ഏകാന്ത ദേശത്തിൽ പോയിരിക്കാൻ പറ്റത്തില്ല, വല്ലപ്പോഴും പോയിരിക്കാം. ഇത് കൂടുതലും യോജിക്കുന്ന സന്യാസിക്കാണ്. അല്ല, ഉപേക്ഷിച്ചു പോകുന്നവനാണെങ്കിൽ വനത്തിലോ ദേവാലയത്തിലോ എല്ലാം പോയിരിക്കാം. വിവിക്ത ദേശസേവി തദ്ഭാവോ വിവിക്ത ദേശസേവി. ഇവിടെ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ആശ്രമത്തെക്കുറിച്ച് പറയുന്നു. ഈ ആശ്രമങ്ങളെല്ലാം പിൽക്കാലത്തുണ്ടായ, ഇത് എഴുതിയ കാലത്തൊന്നും ശങ്കരാചാര്യരുടെ ഭാഷ്യങ്ങളൊന്നും ഒരിടത്തും ഈ ആശ്രമങ്ങളെ കുറിച്ച് പറയുന്നില്ല. മഠാമനായും മറ്റ് ശങ്കരാചാര്യരുടെ പേരിലുണ്ട്, പക്ഷെ ഭാഷ്യങ്ങളിലൊന്നുമില്ല. ആശ്രമത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സന്യാസാശ്രമത്തെക്കുറിച്ച്, സന്യാസിമാർ താമസിക്കുന്ന ആശ്രമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആശ്രമ ദേവാലയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, പല ഭാഗത്തും പറയുന്നുണ്ട്. ഇത് ഊഹിക്കാം, അതെല്ലാം പിന്നീടാണ് ഇത്തരം രീതികളൊക്കെ വന്നത്, പ്രചാരത്തിന് വന്നത്. പിന്നെ ശങ്കരാചാര്യരുടെ ഇതനുസരിച്ച് സന്യസിച്ചു കഴിഞ്ഞാൽ നേരെ ആശ്രമത്തിൽ പോവുകയല്ല, സന്യസിച്ച പിന്നെ വീടും ആശ്രമമൊന്നുമില്ല. ഭിക്ഷാടനത്തിനായി സഞ്ചരിക്കുക, ഭിക്ഷ കൊണ്ട് ഉപജീവനം നടത്തുക, പിന്നെ ആശ്രമ ജീവിതമൊന്നും വന്നില്ല. അത് ആശ്രമം തന്നെ സന്യാസാശ്രമം, സന്യാസിക്കായിട്ടൊരാശ്രമം അതുണ്ടായി ഇല്ല. മഠാമനായം എന്ന് പറഞ്ഞ് ആശ്രമത്തിന്റെ വ്യവസ്ഥകളൊക്കെ എഴുതിയ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പിൽക്കാലത്ത് അവരെഴുതിയെന്നാണ് പൊതുവെ കരുതുന്നത്. ശങ്കരാചാര്യനെ സംബന്ധിച്ചിടത്തോളം സന്യാസ സർവകർമ്മ സന്യാസമാണ്. പിന്നെ ആശ്രമത്തിൽ വന്നിരുന്ന് കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം പിൽക്കാലത്ത് വന്ന സമ്പ്രദായങ്ങളാണ്. ശങ്കരാചാര്യ ഭാഷയും മറ്റു എഴുതിയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ചില ചോദിക്കും പിന്നെ ഈ നാല് മഠങ്ങളും മറ്റുമൊക്കെ പിന്നെ അവിടെ തന്നെ പോയി അന്വേഷിക്കേണ്ടി വരും. ഞാൻ പറയുന്ന ഭാഷയത്തിലുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഗവേഷണം നടത്തണമെങ്കിൽ അവിടെ തന്നെ പോയി അതൊക്കെ അന്വേഷിക്കേണ്ടി വരും. ഭാഷയത്തിലൊന്നും പറയുന്നില്ല എന്നാ പറയുന്നതിന്റെ താല്പര്യം. വിവിക്തദേശ സേവിത്വം, വിവിക്തദേശ ത്തിൽ താമസിക്കുന്നു. സന്യാസിക്കാണ് കൂടുതൽ യോജിക്കുന്നത്, ഗൃഹസ്ഥനല്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഗൃഹസ്ഥന് വേണ്ട കാര്യങ്ങളും പറയുന്നുണ്ട്, സന്യാസിക്ക് വേണ്ട കാര്യങ്ങളും പറയുന്നുണ്ട്. വിയുക്തേഷു ഹി ദേശേഷു ചിത്തം പ്രസീദതി, ചിത്തപ്രസാദം എന്ന് പറഞ്ഞാൽ ചിത്തത്തിന്റെ ശാന്തി, മനഃശാന്തി എളുപ്പമുണ്ടാകുന്ന ഇവിടെ വിയുക്തേഷു ഹി ദേശേഷു ഏകാന്ത സ്ഥലങ്ങളിലാണ്. ഏകാന്ത സ്ഥലങ്ങളിൽ അവിടെയും ഈ പറയുന്ന ഭയമൊന്നും ഇല്ലാതിരുന്നില്ല. ഏകാന്തമായ സ്ഥലത്ത് പോയിരുന്നു അവിടെ പിശാചിനി മറ്റും ഭയന്നു കഴിഞ്ഞാൽ ചിത്തപ്രസാദം ഉണ്ടാകത്തില്ല, ചിത്തശാന്തി ഉണ്ടാകത്തില്ല. യഥാത ആത്മാതിഭാവന വിവിക്ത ഉപജായതേ, എന്തിനാ ഏകാന്ത ദേശത്ത് പോകുന്നത്? ആത്മഭാവനയ്ക്ക് വേണ്ടിയിട്ടാണ്, ആത്മാനുസന്ധാനത്തിന് വേണ്ടിയിട്ടാണ് ഏകാന്ത ദേശത്ത് പോകുന്നത്. അപ്പോൾ ആത്മഭാവന മനസ്സിലുണ്ടാകണമെങ്കിൽ അന്തരീക്ഷം അനുകൂലമായിരിക്കണം, ചുറ്റുപാടുകൾ അനുകൂലമായിരിക്കണം. അതിന് ഏകാന്ത ദേശം തന്നെയാണ് നല്ലത്, അതിനൊരു സംശയമില്ല. പക്ഷെ ആ മനസ്സിൽ ഭയവും മറ്റും ഉണ്ടാകാൻ പാടില്ല. അതോ വിവിക്തദേശ സേവിത്വം ജ്ഞാനം ഉച്ചത്, ആ വിവിക്ത ദേശ സേവ കൊണ്ട് ഒരുവന്റെ അന്ധകരണത്തിൽ ജ്ഞാനം ഉണ്ടാകാം. അതുകൊണ്ടാണ് അതിനെ ജ്ഞാനമെന്ന് പറയുന്നത്. പക്ഷെ അത് പ്രത്യേകം പറയുന്നുണ്ട് എന്താണ്? ഭയാതിരഹിതമായ മനസ്സായിരിക്കണം. ഭയം കാമം തുടങ്ങിയുള്ള മനസ്സാണെങ്കിൽ വിവിക്തദേശത്തിൽ പോയിരുന്നു കഴിഞ്ഞാൽ അതൊക്കെ വർദ്ധിക്കത്തേയുള്ളൂ. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ വിവിക്തദേശ സേവത്വം പാടില്ലെന്നും പറയുന്നത്. ഏകാന്തവാസം ഗുണം ചെയ്യും, ദോഷവും ചെയ്യും. പക്വമായ മനസ്സാണെങ്കിൽ അത് ഗുണം ചെയ്യും, അപക്വമായ മനസ്സാണെങ്കിൽ അത് കൂടുതൽ ദോഷം ചെയ്യും. കൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും സന്യാസിയാണ്, ത്യജിച്ചവനാണ് അവൻ ഏകാന്ത ദേശത്തിരിക്കുന്നത്. സന്യാസി എന്ന് പറയുമ്പോൾ ബാഹ്യമായി തന്നെ അത് ഉപേക്ഷിച്ചവൻ, ഭാര്യ പുത്രാദികളെയൊക്കെ ഉപേക്ഷിച്ചവൻ, ഒന്നിൽ അത് ഉണ്ടായിട്ട് ഉപേക്ഷിച്ചവൻ, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് കരുതിയവൻ. അവൻ ഏകാന്ത ദേശത്ത് പോയി ആ വിരക്തമായ മനസ്സോടുകൂടി ഇരുന്നു കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ ആത്മഭാവന തിട്ടപ്പെടും, ജ്ഞാനമുണ്ടാകും. ആരതി ആരമണം അടുത്തു പറയുന്നു, ജനസംസതി ജനാനാം പ്രാകൃതാനാം സംസ്കാരശൂന്യാനാം അഭിനീതാനാം സംസംവായോ ജനസംസ്കാരപദാം വിനീതാനാം സംസ്കൃതസ്യ ജ്ഞാന ഉപകാരകത്വ പറയുന്നു. ആൾക്കൂട്ടം ഉപേക്ഷിക്കണം. വേറെ പലയിടത്തും പറയുന്നുണ്ട് അഹേരിവ ഗുണാഭീത, ഗുണം സമൂഹം. സർപ്പത്തെപ്പോലെ അതിനെ ഭയക്കുന്നവനാണ് സന്യാസി എന്ന് പറയും. ആൾക്കൂട്ടത്തെ ആൾക്കൂട്ടത്തിൽ ഇരുന്നുകൊണ്ടാണ് പറയുന്നത്, അത് മറന്നിട്ടല്ല. എന്നാലും ഇവിടെ പറയുന്ന അങ്ങനെയാണ് ശാസ്ത്രത്തിലാണ്. എന്താണോ അഹേരിവ ഗുണാധീത, ആൾക്കൂട്ടത്തെ സർപ്പത്തെപ്പോലെ ഭയക്കണം സന്യാസി, അത് ചെന്ന് ചാടരുത് വീഴരുത്. പഴയകാലത്ത് ജനങ്ങൾ കുറവായിരുന്ന കാലഘട്ടത്തിൽ അത് കൂടുതൽ പ്രായോഗികമായിരുന്നു. അന്ന് വിജനമായ സ്ഥലം കൂടുതലും മനുഷ്യർ കുറവുള്ള സ്ഥലം കൂടുതലും മനുഷ്യരുള്ള സ്ഥലം കുറവുമായിരുന്നു. ഇന്നങ്ങനെയല്ല, വിജനമായ സ്ഥലം കുറവും മനുഷ്യരുള്ള സ്ഥലം കൂടുതലുമായി കാലം മാറിപ്പോയി. പഴയ കാലത്ത് പറഞ്ഞതാണ്, പ്രത്യേകിച്ച് സന്യാസിക്ക് വേണ്ടി പറയുന്നതാണ്. സന്യാസി നഗരത്തിൽ പ്രവേശിക്കരുത്, ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാവൂ എന്നെല്ലാം പറയും. എന്നുവെച്ചാൽ അത്തരം മാലിന്യങ്ങളൊന്നും മനസ്സിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഉപദേശങ്ങളെല്ലാം സത്യമാണ് താനും, പക്ഷെ കാലം മാറിയതുകൊണ്ട് ഇന്നതൊന്നും പറ്റുന്നില്ല. ഇത് ഇപ്പോഴല്ല, ശങ്കരാചാര്യരുടെ കാലത്ത് തന്നെ മാറി. അതുകൊണ്ട് ശങ്കരാചാര്യരും അന്നത്തെ കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. എന്താണ് ജനാന, ഇവിടെ ആൾക്കൂട്ടത്തിൽ പോകരുതെന്ന് പറഞ്ഞാൽ എവിടെയാണ്? പ്രാകൃതാന സംസ്കാരശൂന്യാന, സംസ്കാരശൂന്യന്മാരായ മനുഷ്യരുടെ കൂട്ടത്തിൽ പോകരുത്. ഇത് പറയുന്നത് ആത്മീയ സാധകന്മാരെ ഉദ്ദേശിച്ചിട്ടാണ്, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. സാമൂഹ്യ പ്രവർത്തകരെ ഉദ്ദേശിച്ചിട്ടില്ല. അവർക്ക് സമൂഹത്തിൽ നിന്നാലും എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റും. ആധ്യാത്മിക സാധനയെ മുഖ്യമായെടുക്കുന്ന ഒരാളാണ്, ആ സാധനയ്ക്ക് വിപരീതമായി വരുന്നതിനെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. അതിന് വിപരീതമായിരുന്നാണ് സംസ്കാരശൂന്യന്മാർ. തീർച്ചയായും സംസ്കാരശൂന്യന്മാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ സംസ്കാരങ്ങളെല്ലാം ഇങ്ങോട്ട് വരാൻ ഇടയുണ്ടാകും. അതുകൊണ്ട് പറയുന്നു പ്രാകൃതരായ ജനങ്ങൾ സംസ്കാരശൂന്യന്മാർ, അവിനീതാന എന്നുവെച്ചാൽ വിനയം തുടങ്ങിയ ഗുണങ്ങളില്ലാത്തവർ, അല്ലെങ്കിൽ അവരിൽ നിന്ന് ദുർഗുണങ്ങളെല്ലാം വരും. സംസത് സമവായം, അവരുടെ കൂട്ടം ജനസംസത്ത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ജനമെന്നുള്ള മുഖ്യാർത്ഥത്തെ എടുക്കേണ്ടെന്നാണ്. ജനങ്ങളുടെ അടുത്ത് പോകാൻ പാടില്ലെന്നല്ല, സംസ്കാരമില്ലാത്തവരുടെ അടുത്ത് പോകരുത് എന്നാണ്. എന്നാൽ സംസ്കാരം വിനീതാനാം സംസത്, അങ്ങനെ എടുക്കണ്ട, സംസ്കാരമുള്ളവരുടെ അടുത്ത് പോകാവുന്നതാണ്. സദ്ഗുണങ്ങൾ ഉള്ളവരുടെ അടുത്ത് പോകാം, അതാണ് സത്സംഗം എന്ന് പറയുന്നത്. അപ്പൊ സത്തുക്കളുമായിട്ടുള്ള സംഘത്തെ നിഷേധിക്കുന്നില്ല. ദുർജന സംസർഗം, അതാണ് ഇവിടെ ജനസംസത് എന്ന് പറയുന്നത്. തസ്യാഹ ജ്ഞാനോപകാരകത്വം, അത് എന്തുകൊണ്ട് സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം ആകാമെന്ന് പറയുന്നത്? ഇവിടെ ഭക്ഷ്യകാരം പറയുന്നത് അത് ജ്ഞാനത്തിന് ഉപകാരിയാണ്, സത്സംഗം കൊണ്ട് ജ്ഞാനം ഉണ്ടാകുന്നു. കാരണം ഇവിടെ ജ്ഞാനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് അത് പ്രാകൃത ജനസംസതി അരത് ജ്ഞാനാർത്ഥത്വ ജ്ഞാനം. അതുകൊണ്ട് പ്രാകൃത ജനക്കൂട്ടത്തിൽ അതിൽ ചെന്ന് പെടരുത് എന്നാണ്. അരതി അതിൽ താല്പര്യം ഉണ്ടാകരുത്, സംസ്കാരമില്ലാത്തവരുമായിട്ട് കൂടിച്ചേരരുത് എന്നാണ്. ഇതിവിടെ മാത്രമല്ല, ഇപ്പോൾ ഗീതയുടെ വ്യാഖ്യാനം എന്നുള്ള നിലയ്ക്ക് ഇവിടെ പറയുന്നുണ്ടെങ്കിലും ബൃഹദാരണ്യ ഉപനിഷത് ഭാഷയത്തിലും എല്ലാം പറയുന്നുണ്ട്. ഇത് ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ശരിയാകത്തില്ല, പല ചോദ്യങ്ങളും വരും. അപ്പോൾ ഈ സംസ്കാരശൂന്യരായ ആൾക്കാരുടെ ഇടയ്ക്ക് പോകരുത് ആത്മീയ സാധകന്മാർ എന്ന് പറയുമ്പോൾ പലരും ചോദിക്കും, പ്രത്യേകിച്ച് മറ്റ് മതങ്ങളിലും മറ്റും. അവരെല്ലാം എന്താണോ സംസ്കാരമില്ലാത്തവരെ സംസ്കാരം ഉണ്ടാക്കാൻ അവരുടെ ഇടയ്ക്ക് പോകണമെന്നാണ് പറയുന്നത്. മറ്റ് മതവിശ്വാസികളും മതപ്രചാരകരുമില്ല. ഇവിടെ പറയുന്നത് എന്താണ്? അത്രക്കാരുടെ അടുത്ത് പോകരുതെന്നാണ്. അപ്പോൾ അവിടെ മതം മാറ്റം സംഭവിക്കും, അവരുടെ അടുത്ത് പോകുന്നവർ അവരെ കൂട്ടത്തിൽ ചേർക്കും. അങ്ങനെയൊക്കെയുള്ള ലൗകികമായ ഭൗതികമായ ചില കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അത് ഭൗതികമാണ്, എന്നാലും അത്തരം കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ സാധനയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പറയുകയാണ്. ഇപ്പം സംസ്കാരം ഇല്ലാത്തവന് സംസ്കാരം ഉണ്ടാകണമെങ്കിൽ എങ്ങനെ ഉണ്ടാകും? സംസ്കാരമുള്ളവൻ അവൻ്റെ അടുത്ത് ചെന്നാലേ പറ്റും. അപ്പം സംസ്കാരമുള്ളവൻ അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ രണ്ട് സംഭവിക്കാം. ഒന്നുകിൽ അവൻ്റെ സംസ്കാരം ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ അവൻ്റെ സംസ്കാരം അങ്ങോട്ട് പോകും. അപ്പം ആദ്യത്തെ കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. സംസ്കാരം ഇല്ലാത്തവൻ്റെ അടുത്ത് ചെന്നാൽ അവൻ്റെ സംസ്കാരം കൂടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത് ദോഷം ചെയ്യും. മറിച്ച് തൻ്റെ സംസ്കാരത്തെ അങ്ങോട്ട് കൊടുക്കാൻ കഴിയുമെങ്കിൽ അവിടെ പോകുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. ദോഷമില്ലെന്ന് മാത്രമല്ല, നല്ലതുമാണ്. അങ്ങനെയുള്ളവർക്ക് ഇവനത് ആർക്കാ പോകാൻ കഴിയുന്നത്? ആത്മീയമായ ബലമാർജിച്ചവർക്ക്, ആത്മീയമായ കരുത്താർജിച്ചവർക്ക് പോകാൻ പറ്റും. സംസ്കാരശൂന്യന്മാരുടെ അടുത്ത് ചെന്നാൽ അവരെ പരിവർത്തനപ്പെടുത്താൻ കഴിയും. മഹാത്മാക്കൾക്ക്, ഗുരുക്കന്മാർക്കൊക്കെ അത് പറ്റും. അപ്പോൾ ഈ പറയുന്ന ഉപദേശം സാധാരണ കാർക്കായിട്ടെടുക്കാം. തൻ്റെ സംസ്കാരത്തിന് തന്നെ ബലമില്ലാതിരിക്കെ മറ്റുള്ളവൻ്റെ സംസ്കാരത്തെ നന്നാക്കാൻ പോയി കഴിഞ്ഞാൽ അത് തീർച്ചയായും തൻ്റെ സംസ്കാരം അവിടെ നശിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യം സംസ്കാരത്തെ ആർജിക്കുക, അത് ദൃഢപ്പെടുത്തുക, എന്നിട്ട് മറ്റുള്ളവരുടെ സംസ്കാര ശൂന്യതയെ പരിഹരിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മഹാപുരുഷന്മാർക്ക് മാത്രം സാധ്യമായ കാര്യങ്ങളാണ്. പിന്നെ അവരുടെ അനുഗ്രഹം കൊണ്ട് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അതും നല്ലതാണ്. പക്ഷെ പൊതുവേ ഭാഷ്യകാരൻ ഇവിടെ മാത്രമല്ല, പല സന്ദർഭങ്ങളിലും പറയും ആത്മീയ സാധകന്മാർ സംസ്കാരശൂന്യന്മാരുമായി അധികം ഇടപഴകരുത്, അവരുടെ സംസ്കാരങ്ങളെല്ലാം ഇങ്ങോട്ട് വരും. ആത്മീയ സാധനയെ മുഖ്യമായ മാർഗമായി അവലംബിച്ചിരിക്കുന്നവർക്ക് അതാണ് സ്വീകാര്യമായിരിക്കുന്നത് എന്ന് ആവർത്തിച്ചവർത്തിച്ച് പറയുന്നു. പിന്നെ ഇതെല്ലാം സൗകര്യം പോലെ വ്യാഖ്യാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നേ പറയാനുള്ളൂ. എന്തായാലും സത്സംഗത്തെ ഇവിടെ നിഷേധിക്കുന്നില്ല. സത്തുക്കളുമായിട്ടുള്ള സംഘം അത് വേണ്ടതാണ്, അതും ജ്ഞാനത്തിന് ഉപകരിക്കുന്നതാണ്. അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ജ്ഞാനത്തിന് ഉപകരിക്കുന്നുണ്ട്, അതിനെ ജ്ഞാനമെന്ന് പറയുന്നു. മൈച അനന്യയോഗേന ഭക്തിരവ്യപിചാരിണീ വിവിക്തദേശസേവിത്വം അരതിർജന സംസതി അധ്യാത്മജ്ഞാനനിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതത് ജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യത് അതോന്യഥാ ഹിഞ്ച അധ്യാത്മജ്ഞാനനിത്യത്വം. അധ്യാത്മജ്ഞാനനിത്യത്വം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണഗതിയിൽ ആത്മീയ സാധകന്മാർക്കെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. എന്താണ് അധ്യാത്മജ്ഞാനം? ആത്മാദി വിഷയം ജ്ഞാനം അധ്യാത്മജ്ഞാനം. ആത്മാവ്, അതിനോട് ചേർന്ന് വരുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം, ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം, മോക്ഷത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ആത്മീയ സാധനങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം, ഇതെല്ലാം എടുത്ത ആത്മാദിജ്ഞാനം. ഇതാണ് അധ്യാത്മജ്ഞാനം. തസ്മിൻ നിത്യഭാവവും നിത്യത്വം, അതിൽ നിരന്തരം തുടരുക നിത്യഭാവം, അതാണ് അധ്യാത്മജ്ഞാന നിത്യത്വം. പൂർവ സംസ്കാരം ഉള്ള ഒരുവന് ആത്മാവ്, മോക്ഷം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ആവേശം വരും. എന്നാൽ മോക്ഷം നേടിക്കളയാം, ആത്മാവിനെ പിടികൂടാം എന്നൊക്കെ ഒരു ആവേശവും ഒരു വാശിയും എല്ലാം വരും. ആവേശത്തിനും വാശിയിലും അവ പലപ്പോഴും കൊണ്ടെത്തിക്കുന്നത് ആശ്രമത്തിൽ സന്യാസത്തിൽ ഒക്കെയാണ് കൊണ്ടെത്തിക്കുന്നതെന്ന് കൊണ്ട് ചാടിക്കുന്നതെന്ന് പറയാം. അവിടെ ചെന്നു കഴിയുമ്പോഴാണ് ഇതിന്റെ പ്രയാസം മനസ്സിലാകുന്നത്, ഇതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്നു. ഉദ്ദേശിക്കുന്നതുപോലെ ഇത് അത്ര അനായാസമല്ല. അല്ലെങ്കിൽ മനസ്സിലാകും എന്താണോ, ഇത് കാര്യം നല്ലതാണ് പക്ഷെ താൻ ഇതിന് പറ്റിയവനല്ല എന്ന് ചിലപ്പോൾ തിരിച്ചറിയും. വൈകിയാണെങ്കിലും തിരിച്ചറിയും. അപ്പൊ അതുവരെ ഉണ്ടായിരിക്കും എന്താണ് അധ്യാത്മജ്ഞാന നിത്യത്വം. ഈ മനസ്സിൽ അത്തരം ഒരു ആവേശത്തെ കിടാതെ സൂക്ഷിക്കുന്നതിന് ഒരു ജ്ഞാന സാധനയാണ്, ആത്മസാധനയാണ്. പക്ഷെ എപ്പോഴാണോ മനസ്സിൽ ഇതിനെക്കുറിച്ചുള്ള ഇതിന്റെ ക്ലേശങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇതിന്റെ വൈഷമ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിൽ ഇതിനെ സംബന്ധിച്ചൊരു അലംഭാവം വരുന്നത്, ഇതിനെക്കുറിച്ച് ഏറെക്കുറെയൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ എന്തായാലും ഇത് ഇത്തവണ നടക്കുന്ന കാര്യമില്ല, അടുത്തവണ വരുമ്പോൾ ഇത് ശരിയാക്കും, എന്നിട്ട് മനസ്സ് മറ്റ് പ്രലോഭനങ്ങളിലേക്ക് പോകും. അതൊരു കാരണമാണ് ആശ്രമത്തിൽ ചെന്നാലും അവിടെ പ്രലോഭിപ്പിക്കാൻ പലതും ഉണ്ടാവും, ലോകത്തിൽ തന്നെ പ്രലോഭിപ്പിക്കാൻ പലതും ഉണ്ട്. അങ്ങനെയുള്ള പ്രലോഭനങ്ങളുമുണ്ടോ, അല്ലെങ്കിൽ പൂർവ്വ സംസ്കാരം, പുണ്യ സംസ്കാരം കൊണ്ടാണ് ആത്മീയ ജിജ്ഞാസ ഉണ്ടാകുന്നത്. പാപ സംസ്കാരം പ്രബലമായി വരുമ്പോൾ അത് പോകും, വിഷയങ്ങളിലേക്ക് താല്പര്യം വരും, പ്രപഞ്ചകാര്യങ്ങളിൽ ലൗകിക കാര്യങ്ങളിൽ താല്പര്യം വരും. എന്തായാലും ഈ അധ്യാത്മജ്ഞാന നിത്യത്വം എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്നു. സാധാരണ സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ആവർത്തിച്ച് പറയുന്നത് അങ്ങനെ വരാൻ പാടില്ല. മനസ്സിൽ അങ്ങനെ തളർച്ച വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും സത്സംഗം കൊണ്ടും പുണ്യത്തെ ആർജിച്ചും സൽക്കർമ്മങ്ങളെ കൊണ്ടും അവന്റെ ഭാവനയെ ദൃഢപ്പെടുത്തണം. ആധ്യാത്മമാർഗത്തിൽ തന്നെ ശരിയായ മാർഗത്തിൽ എന്നുവെച്ചാൽ സത്യസന്ധമായ രീതിയിൽ അതിൽ തന്നെ നിലനിൽക്കുന്നതിനുള്ള കരുത്ത് ഒരുവൻ ആർജിക്കുന്നു. അതാണ് അധ്യാത്മജ്ഞാന നിത്യത്വം എന്ന് പറയുന്നത്. ഇത് ഒരു തവണയല്ല, പലതവണ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ്. അങ്ങനെ പലതവണ നഷ്ടപ്പെട്ടാലും ഇത് വീണ്ടും ആർജിക്കുന്നു. സന്യാസിമാർക്ക് ആത്മീയ ജീവിതത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണ മനുഷ്യന്റെ കാര്യം പറയാനുണ്ടോ? അപ്പൊ ഇത് ആർക്കും ഏത് സമയത്തും ഇതിന്റെ തീവ്രത നഷ്ടപ്പെടാം, ഇതിനോട് അരുചി ഉണ്ടാകാം, ഉത്സാഹക്കുറവുണ്ടാകാം, താല്പര്യം ഇല്ലാതെ വരാം. അവിടെയെല്ലാം വീണ്ടും പരിശ്രമിച്ച് ഇത് തന്നെ നിലനിൽക്കുക, ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി ഇതിനെ മാറ്റിവെക്കാതിരിക്കുക. ഇതിനേക്കാൾ വലിയ പ്രാധാന്യം അധ്യാത്മജ്ഞാനാർജനം, ആധ്യാത്മിക സാധനങ്ങൾ, അതിനേക്കാൾ വലിയ പ്രാധാന്യം മറ്റൊന്നും കൊടുക്കാതിരിക്കുക. യോഗശാസ്ത്രത്തിൽ പറയുന്ന വിപരീത ബുദ്ധി അത് എവിടെയും എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ ആത്മീയതയെ വിട്ടിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് മുഴുകിപ്പോകാതിരിക്കുക, അതാണ് അധ്യാത്മജ്ഞാന നിത്യത്വം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് ആ നിത്യ, അതാ ഇതിനുള്ളൊരു സ്ഥിരത, സ്ഥൈര്യം. അതിനെന്താണ് വേണ്ടത്? തത്വജ്ഞാനാർത്ഥ ദർശനം എടുത്തു പറയുന്നു. ഇവിടെ പറയുന്ന ഓരോ ജ്ഞാനസാധനകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, ഒന്ന് മറ്റൊന്നിന്റെ പൂരകമാണ്, അല്ലെങ്കിൽ ഒന്നും മറ്റൊന്നിനെ അപേക്ഷിച്ച് മാത്രം നിലനിൽക്കുന്നതാണ്. ഈ അധ്യാത്മജ്ഞാന ത്തിലുള്ള ഈ സ്ഥിരത നഷ്ടപ്പെടുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചിലർക്ക് തോന്നും ചില സമയത്ത് ഞാൻ പൂർണ്ണനായി, എനിക്കിനി സാധനങ്ങളൊന്നും ചെയ്യാൻ ഇല്ല. അങ്ങനെ പൂർണ്ണനായി എന്ന് കരുതി പോയാലും ചിലർക്ക് തോന്നുന്നു ഞാൻ ജ്ഞാനിയാണ്, ചിലർക്ക് തോന്നുന്നു ഞാൻ പൂർണ്ണനാണ്, ചിലർക്ക് തോന്നുന്നു ഞാൻ പത്ത് പേര് സ്വാമി എന്ന് വിളിക്കാനുണ്ടായാൽ മതി, സ്വയം തോന്നും താൻ ഗുരുവാണ് ജ്ഞാനിയാണെന്നൊക്കെ തോന്നും. അല്ല, അതിന് വേറെ കാരണങ്ങളൊന്നും വേണ്ട. ലോക ആരാധന കൊണ്ട് തന്നെ ഒരാൾക്ക് തോന്നിപ്പോവും. അത് കിട്ടാൻ എളുപ്പമാണ്, അതുകൊണ്ടും അയാളുടെ ആധ്യാത്മം ഞാൻ നിത്യം നഷ്ടപ്പെടും. നമ്മൾ സ്വാമിമാരുടെയൊക്കെ അനുസ്മരണങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. പലരും പറയും എന്താണോ, പണ്ട് ആദ്യകാലത്ത് ഞാൻ ഗുഹയിലൊക്കെ പോയിരുന്നിട്ടുണ്ട്, തപസ് ചെയ്തിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്, ഒരുപാട് തീർത്ഥാടനം ചെയ്തിട്ടുണ്ട്, ജപിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്, ഇപ്പോഴാ പണിയൊന്നുമില്ല, ഇപ്പം വേറെ പണികളൊക്കെയാണ്. മിക്കവാറും പേരിങ്ങനെയാ പറയുന്നു. എന്നുവെച്ചാൽ അതിൻ്റെയൊക്കെ അവസ്ഥയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു, ഇപ്പൊ ഇത് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ്, ഇപ്പൊ ആള് ജ്ഞാനിയായി, അജ്ഞാനിയായിരുന്നപ്പോഴാണ് ഇതൊക്കെ ചെയ്തത്. അപ്പൊ ഈ സാധനങ്ങളെല്ലാം അജ്ഞാനിക്കുള്ളതാണ്, ജ്ഞാനിക്കതൊന്നും വേണ്ടെന്നാണ്. അങ്ങനെയും ഈ അധ്യാത്മം ഞാൻ നിത്യത്വം നഷ്ടപ്പെടാം. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് തത്വജ്ഞാനാർത്ഥ ദർശനം. എന്താണോ ഇതൊക്കെ ചെയ്തു, ജപിച്ചു, ധ്യാനിച്ചു, പട്ടിണി കിടന്നു, ഗുഹയിലിരുന്നു, കാര്യങ്ങളൊക്കെ ചെയ്തു, അതുകൊണ്ട് എന്താ നേടിയത്? നേടേണ്ട കാര്യം നേടിയോ, നേടിയിട്ടാണോ ഇതൊക്കെ അവസാനിപ്പിച്ചത്, നിർത്തിയത്? അതോ മറ്റെന്തെങ്കിലുമൊക്കെ നേടിയിട്ടാണോ? അതെപ്പോഴും ചിന്തിക്കണമെന്നാണ് അടുത്ത് പറയുന്നത്. ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് കിട്ടേണ്ട സാധ്യത്തെ നേടണം. അതിന് മുമ്പ് സാധനം അവസാനിപ്പിക്കാൻ പാടില്ല. ഈ സാധനം ചെയ്ത് അതിൽ മടുത്ത് അത് അവസാനിപ്പിക്കും, അല്ലെങ്കിൽ എന്ത് കർമ്മത്തിനും ഫലമുണ്ട്, തപസ്സിന് ഫലമുണ്ട്. ഒരാൾ എന്തെങ്കിലും തപസ് ചെയ്തെന്നിരിക്കട്ടെ, അതിന് ഫലമുണ്ടാവും. അതിന്റെ മുഖ്യഫലമായിരിക്കില്ല, അതിന്റെ അവാന്തര ഫലങ്ങളായിരിക്കും. തപസ്സിന്റെ അവാന്തര ഫലങ്ങളായിട്ടാണ് നമ്മൾ ഭൗതികമായി പലതും നേടുന്നത്. ലോക പ്രശസ്തി, പൂജ, ഇത്തരം കാര്യങ്ങളെല്ലാം അതിന്റെ അവാന്തര ഫലങ്ങളാണ്. മുഖ്യഫലമായ മോക്ഷം. ഇത്തരം കാര്യങ്ങൾ നേടിയാലും ചിലർ തപസ് അവസാനിപ്പിക്കും. സാധാരണ മനുഷ്യരാണ്. രണ്ടു തരത്തിലാണ് തപസ് ചെയ്യുന്നത്. ചിലർക്ക് തപസ്സെല്ലാം അവരുടെ ആന്തരിക ശുദ്ധിക്കും, ആന്തരിക ശുദ്ധിയിലൂടെ ഈശ്വരപ്രാപ്തിക്കും വേണ്ടിയാണ് തപസ് ഉപകരിക്കുന്നത്. ചിലർക്ക് തപസ് ഉപകരിക്കുന്നതിന് വേണ്ടിയിട്ടൊന്നുമല്ല, അവരുടെ തപസ് മുന്നോട്ട് പോകാത്തതുകൊണ്ട് അവർ നിന്നത് ലൗകികമായ ഫലം നേടാനായിരിക്കും, ഭൗതികമായ ഫലം. അങ്ങനെ തപസ്സിന് ഉപേക്ഷിക്കരുത് എന്നാണ്. അപ്പൊ ചോദിക്കും, എന്നും തപസ് ചെയ്താൽ മതിയോ? ഞാനീ തപസ് ചെയ്യണോ? മോക്ഷം നേടിയാലും തപസ് ചെയ്യണോ? അതല്ല പറയുന്നത്. അസാധ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധനങ്ങളുടെ ആവശ്യമില്ല. പക്ഷെ സാധ്യത്തെ പ്രാപിക്കാതെ തന്നെ സാധനങ്ങൾ ഉപേക്ഷിച്ചു കളയും. എന്തുകൊണ്ട്? അതിന്റെ അവാന്തരമായ ഫലങ്ങൾ, ലൗകികമായ ഫലങ്ങൾ നേടുമ്പോൾ അതുകൊണ്ട് ചരിതാർത്ഥനായി. എന്തായാലും തപസ്സൊരിക്കലും നിഷ്ഫലമാകത്തില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്? അമാനിത്വാദീനാം ജ്ഞാനസാധനാനാം ഭവന പരിപാക നിമിത്തം തത്വജ്ഞാനം തസ്യാർത്ഥ മോക്ഷ സംസാരപരമഹ തസ്യാലോചനം തത്വജ്ഞാനാർത്ഥ ദർശനം. മനസ്സിലെപ്പോഴും ഒരു കരുതൽ വേണമെന്നാണ്. എന്താണ്? തപസ്സ് താൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെ, അതുകൊണ്ട് ഇപ്പോൾ പലതും നേടി ഇവിടെ, ഭൗതികമായും ലൗകികമായും ഒക്കെ പലതും നേടി. പക്ഷെ അതിൻ്റെ ഫലം, യഥാർത്ഥ ഫലം, തസ്യ അർത്ഥവും മോക്ഷ സംസാരോപരമഹ, അത് നേടിയോ? ഇതിനെക്കുറിച്ച് തസ്യ ആലോചനം, അവനെപ്പോഴും ചിന്ത വേണമെന്നാണ്. അത് ചിന്തിക്കാതെ പെട്ടെന്ന് തപസ്സൊക്കെ ഉപേക്ഷിച്ച് സ്വയം സിദ്ധനാകാൻ പാടില്ല എന്നാണ് തത്വജ്ഞാനാർത്ഥ ദർശനം. അപ്പൊ ഈ സാധനയുടെ എല്ലാം പരമമായ ഫലത്തെക്കുറിച്ച് ഒരു സാധകൻ സദാ ചിന്തിക്കണം. അത് നേടുന്നതിന് മുമ്പ് ആ തപസ് കൊണ്ട് മറ്റെന്തെങ്കിലും നേടിയിട്ട് അതിൻ്റെ പരിപാകാവസ്ഥയെ നേടാതെ സാധനങ്ങൾ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിച്ചിട്ട് സ്വയം എന്താണ് കൃതകൃത്യനായി എന്ന് കരുതരുതാരും. അതാണ് ഇവിടെ ഉപദേശിക്കുന്നത്. പലപ്പോഴും തോന്നിപ്പോകും എന്താണോ താൻ കൃതകൃത്യനായി എന്ന് വെച്ചാൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞവനായി, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, ഇനി സാധനങ്ങളൊന്നും വേണ്ട, സത്സംഗം വേണ്ട, ഗുരു സാമീപ്യ ആവശ്യമില്ല എന്നൊക്കെ ചിന്തിച്ചു കളയും. അതുകൊണ്ട് പറയുന്നു തസ്യാലോചനം, ഇതിൻ്റെയൊക്കെ ഫലം എന്താണോ അതാ നേടിയോ, അതിൻ്റെ പരിഭാഗം പറയുന്നുണ്ട് ആരൂരുക്ഷവും ആരൂഢൻ. താൻ ആരൂരുക്ഷമാണ് എന്ന് വെച്ചാൽ ആരെങ്കിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും പരിശ്രമിക്കേണ്ടവനാണ്. ആ നില വിട്ടിട്ട് പെട്ടെന്ന് താൻ ആരൂഢനായി, താൻ എത്തിക്കഴിഞ്ഞു കൃതകൃത്യനായി എന്നൊന്നും കരുതി സാധനങ്ങളെ വിട്ടിട്ട് മറ്റ് ലൗകിക കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കരുത്, അതിൽ മുഴുകിപ്പോകരുത്, അത് വലഞ്ഞു പോകരുത്. അതാണ് ഇവിടെ പറയുന്നത് തത്വജ്ഞാനാർത്ഥ ദർശനം. അതിനെക്കുറിച്ച് ആലോചിക്കണം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു നിരന്തരം. അതും പരമമായ ജ്ഞാനത്തിന് ഉപകാരിയാണ്. അതുകൊണ്ട് അതിനെയും ജ്ഞാനം എന്ന് പറയുന്നു. അത് ആലോചിച്ചില്ലെങ്കിലോ അതിന്റെ ദോഷവും പറയുന്നു. തത്വജ്ഞാന ഫല ആലോചന ഹി തസ്സാധന അനുഷ്ഠാനേ പ്രവൃത്തി സ്യാത്. തത്വജ്ഞാന ഫലം, അതായത് ഈ സാധനകളുടെ എല്ലാം ആത്യന്തിക ഫലമായി വരുന്ന തത്വജ്ഞാനം, അതിന്റെ ഫലമായി വരുന്ന മോക്ഷം, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നവനെ തത്സാധന അനുഷ്ഠാനെ പ്രവൃത്തി ചെയ്യാം. ആ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നതിന് താല്പര്യം ഉണ്ടാകത്തുള്ളൂ, ഇല്ലെങ്കിൽ അവൻ ചെയ്ത തപസ്സുകൊണ്ട് തന്നെ അവൻ നശിക്കും, നാശമുണ്ടാകും. അത് ലോകത്തിനറിയാൻ പറ്റത്തില്ല, അവനവനറിയാൻ പറ്റും. അപ്പൊ ലോകത്തിൽ എങ്ങനെ അവൻ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ചല്ല, അവനവന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവനറിയാൻ പറ്റും താൻ എവിടെയാണ് നിൽക്കുന്നത്. ആ ചുതിയെ, വീഴ്ചയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അവസാനം അത് പറഞ്ഞിട്ടാണ് ഞാൻ സാധനങ്ങളിവിടെ ഉപസംഹരിക്കുന്നത്. ഭഗവാൻ ഏത് അമാനിത്വാദി തത്വജ്ഞാനാർത്ഥ ദർശനാന്തം ഉക്തം ജ്ഞാനമിതി പ്രോക്തം ജ്ഞാനാർത്ഥത്വം. ഇവിടെ പറഞ്ഞതെല്ലാം ജ്ഞാനമാണ്, ഇതെല്ലാം ജ്ഞാനാർത്ഥമാണ്, ജ്ഞാനത്തിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്, ഇതെല്ലാം ആധ്യാത്മിക സാധനങ്ങളാണ്. ഒരാൾ ഒരിക്കലും ഇത് ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. ഇത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ജ്ഞാനമല്ലാത്തതെന്ത്, സാധനമല്ലാത്തതെന്തെന്ന് തിരിച്ചറിയാം. അതാണ് അടുത്ത് പറയുന്നത്, അജ്ഞാനം യഥതോ അസ്മാത് യഥോക്താത് അന്യഥ വിപരീയേണ മാനിത്വം ദമ്പിത്വം ഹിംസ ക്ഷാന്തി അനാർജവം ഇത്യാദി അജ്ഞാനം വിജ്ഞേയം പരിഹരണായ പറയുന്നു. ഇവിടെ ജ്ഞാനത്തെയും അജ്ഞാനത്തെയും തിരിച്ചറിയുന്നു. അപ്പൊ ചോദിക്കും, ജ്ഞാനത്തെ അറിഞ്ഞാൽ പോരെ? കാരണം തനിക്കതാണ് വേണ്ടത്, താൻ അനുഷ്ഠിക്കേണ്ടത്, തന്റെ സാധന മാർഗം എന്തോ അതറിഞ്ഞാൽ പോരെ? വേണ്ടാതെ എന്തിനറിയണം? ഇവിടെ പറയുന്നത് രണ്ടും അറിയണമെന്നാണ്, വേണ്ടതും അറിയണം വേണ്ടാത്തതും അറിയണം. അതാണിത് പറയുന്നത് അജ്ഞാനം. അതായത് നേരത്തെ പറഞ്ഞതിന് നേരെ വിപരീതമായി വരുന്നു. യഥതോ അസ്മാത് യഥോക്ത അന്യത വിപരീയേണ അമാനിത്വം അദംഭിത്വം എന്ന് പറഞ്ഞവർക്ക് അമാനിത്വം അവിടുത്തെ ആയം കളയും. അപ്പൊ മാനിത്വം അദംഭിത്വം അതിനെ കളയുക, ദമ്പിത്വം ഇതും അറിയുന്നു. ഇതെന്തിനാ അറിയുന്നത്? പറയുന്നു, പലർക്കും സാധാരണ മനുഷ്യർ പോട്ടെ ഈ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ തന്നെ ഈ മാനിത്വത്തെയാണ് പലപ്പോഴും അമാനിത്വം എന്ന് വരുന്നത്, ദമ്പിനെയാണ് അവർ പലപ്പോഴും അദമ്പം എന്ന് വരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ അദമ്പിത്വം അമാനിത്വം എന്നൊക്കെ വിപരീത ബുദ്ധിയാണ്. അവർക്ക് സ്വയം മനസ്സിലാകത്തില്ല, അവർ സ്വയം കരുതുന്ന എന്താണ്? താൻ പരമ പരിശുദ്ധനാണ്, തന്നിന് ഇത്തരം വികാരങ്ങൾ വിചാരങ്ങളൊന്നും ഇല്ലെന്നാ കരുതുന്നു. അങ്ങനെ സംഭവിക്കും. അത് വിവേകമുള്ളവന് കാണുമ്പം തിരിച്ചറിയും ഇതിന്നതാണ് തകരാറ്. അറിഞ്ഞാലും അവർ തിരുത്താൻ പോകത്തില്ല, കാരണം തിരുത്തിയിട്ട് കാര്യമില്ല. ഈ ജന്മത്തിൽ അവനിതേ പറഞ്ഞിട്ടുള്ളൂ, ഇതിനപ്പുറം ഒന്നും പോകത്തില്ല. അതുകൊണ്ട് തിരുത്തിയിട്ടോ ഗുണദോഷിച്ചിട്ടോ കാര്യമില്ല എന്ന് കരുതുന്നു. ഗുരുക്കന്മാർ പോലും പലപ്പോഴും ഇത് ചെയ്യാറില്ല, കാരണം നന്നാകില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ തല്ലിയിട്ട് കാര്യമില്ല. തല്ലി കരയിച്ചിട്ട് എന്താ കാര്യം? ശരിയാകത്തില്ലെന്ന് കണ്ടാ അങ്ങ് വിട്ടേക്ക്, ഇത്തവണ ഇങ്ങനെ പോട്ടെ, ഇനിയും വരും ജന്മങ്ങൾ എപ്പോഴെങ്കിലും ശരിയാകുമെന്ന് വിചാരിക്കും. അപ്പോൾ സത്സംഗം കൊണ്ടോ ഗുരുസാമീപ്യം കൊണ്ടോ തന്നിലിരിക്കുന്ന മാനിത്വം ദമ്പിത്വം എല്ലാം ശ്രേഷ്ഠമാണെന്ന് കരുതിപ്പോ. അതുകൊണ്ട് പോലും തിരിച്ചറിയാൻ കഴിയാതെ പോയി. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരം പ്രത്യേകം എടുത്തു പറയുകയാണ്, നിങ്ങൾ അദമ്പിത്വം അമാനിത്വം തുടങ്ങിയ ഗുണങ്ങളെ മാത്രം മനസ്സിലാക്കിയ പോരാ, ഇതിന് വിപരീതമായി വരുന്ന ദോഷങ്ങളെയും മനസ്സിലാക്കണം. തന്നിലിരിക്കുന്ന സാധനം എന്താണ് അതൊന്നും മനസ്സിലാക്കണം. നമ്മൾ ഇതൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിലും വിവരമുള്ളവൻ ഇത് കാണുമ്പോൾ മനസ്സിലാക്കും. അല്ല, ഇതെങ്ങനെ പൊതിഞ്ഞു വയ്ക്കാനോ മൂടി വയ്ക്കാനോ ഒന്നും പറ്റിയതല്ല. ദുർഗുണങ്ങൾ ഒരുവനിലുണ്ടെങ്കിൽ അത് തനിയെ പ്രകടമായി പോകും, അമർത്തി വയ്ക്കാൻ പറ്റത്തില്ല. വിവരദോഷികളത് മനസ്സിലാകത്തില്ല. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത അജ്ഞർ സാധുക്കൾ പാവങ്ങൾ അത് മനസ്സിലാക്കത്തില്ല. അവർ വിചാരിക്കും ഇത് സ്വാമിയുടെ എന്തോ വലിയ ക്വാളിറ്റിയാണെന്ന് വിചാരിക്കും. പക്ഷേ ബോധമുള്ളവൻ ഇത് കാണുമ്പോൾ മനസ്സിലാക്കും, ഓ ഇത് തകരാറാണല്ലോ, ശരിപ്പെട്ടിട്ടില്ലല്ലോ, ഇതിനിയും കാലതാമസം പിടിക്കുമല്ലോ എന്ന് മനസ്സിലാക്കും. അത് അങ്ങനെ മറ്റാരെങ്കിലും മനസ്സിലാക്കുന്നതിൽ നല്ലത് നമ്മൾ തന്നെ മനസ്സിലാക്കുക. എന്തുകൊണ്ട്? ഇവിടെ പറയുന്നു പരിഹരണായ, ഇത് പരിഹരിക്കണമെങ്കിൽ ഇത് മനസ്സിലാക്കിയേ പറ്റും. ഇതൊരു ഭൂഷണമായി ദമ്പും മാനവും എല്ലാം അവരെ ഭൂഷണമായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാൻ പറ്റത്തില്ല. അവനവൻ തന്നെ മനസ്സിലാക്കിയാലേ പറ്റും. അതുകൊണ്ട് ഭാഷ്യകാരന്മാർ പറയുന്ന വിജ്ഞേയം ഇതും അറിയണം. നമ്മൾ പറയുമല്ലോ, ഒരു ശത്രുവിനെ ഒഴിവാക്കണമെങ്കിൽ ശത്രുവിനെ തിരിച്ചറിയും, ശത്രുവിനെ നശിപ്പിക്കണം, ശത്രുവിനെ കൊല്ലണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യുന്നു? ആദ്യം ശത്രുവിനെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അതുപോലെ അവന്റെ ആത്മീയ ശത്രുക്കളാണ്, ഇതും പരിഹരിക്കേണ്ടതാണ്, കൊല്ലേണ്ടതാണ്, നശിപ്പിക്കേണ്ടതാണ്. അവൻ തന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? അവൻ തന്നെ ഇത് ഭൂഷണമായി അലങ്കാരമായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് പറയുന്നു, ഹിംസ, അക്ഷാന്തി, അനാർജവും ഇത്യാദി അജ്ഞാനം, ഇതൊക്കെയാണ് അജ്ഞാനങ്ങളെന്ന് പറയുന്നു. ആർജവുമില്ലായ്മ, അതൊക്കെ ഒരു കൊണ്ടിരിക്കുന്ന വളരെ എളുപ്പം തിരിച്ചറിയാം, ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാം. പക്ഷെ മറ്റുള്ളവരെ തിരിച്ചറിഞ്ഞിട്ട് എന്താ കാര്യം? സ്വയം തിരിച്ചറിയണം. അതുകൊണ്ട് പറയുന്നത് വിജ്ഞേയം, ഇത് അവനവൻ തന്നെ തിരിച്ചറിയണം. അതുകൊണ്ടാണ് എന്നെ എടുത്തു പറഞ്ഞത്. എന്തുകൊണ്ട് പരിഹരണായ, തിരിച്ചറിയാതെ ഒന്നും പരിഹരിക്കാൻ പറ്റത്തില്ല. സാധാരണഗതിയിൽ മരണം വരെ തിരിച്ചറിയത്തില്ല, പക്ഷെ അത് തിരിച്ചറിഞ്ഞേ തീരൂ. അത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്തിനു തിരിച്ചറിയണം, എന്തിനു പരിഹരിക്കണം? സംസാര പ്രവൃത്തി കാരണത്വ, ഇനി ദമ്പും അഹങ്കാരവും എല്ലാം ചുമന്നുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണ്? അവന്റെ സംസാര പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കും, അനാദി അനന്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംസാര പ്രവാഹത്തിൽ നിന്ന് അവനൊരിക്കലും മോചനമില്ല. ഇത് വളരെ സ്ഥൂലമായി പ്രകടമായി വരും. അതുപോലെ തന്നെ ഇത് വളരെ സൂക്ഷ്മമായും അന്ധക്കണ്ണത്തിൽ നിലനിൽക്കും. ഇതെല്ലാം ഒരു സാധകൻ സ്വയം അറിഞ്ഞ് തിരിച്ചറിയും. അതുകൊണ്ട് ദോഷങ്ങളെ ഗുണങ്ങളെ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ദോഷങ്ങളെ കുറിച്ച് അവന് ശരിയായ ജ്ഞാനം ഉണ്ടാവും. ദോഷം തന്നെ എന്ന് ഉറപ്പ് വരുത്തി അത് പരിഹരിക്കണം. അതുകൊണ്ട് അതും അറിയേണ്ടതാണ് എന്ന് ഈ അധ്യാത്മ സാധനയുടെ പ്രകടനത്തിൽ വിശേഷിച്ച് ഭാഷകാരൻ എടുത്തു പറയുകയാണ്. അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യത് അതോന്യഥ. ഇവിടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ക്ഷേത്രത്തെക്കുറിച്ച് പറയും, ക്ഷേത്രജ്ഞനെക്കുറിച്ച് പറയും, ജ്ഞാനത്തെക്കുറിച്ച് പറയും, ജ്ഞേയത്തെക്കുറിച്ച് പറയും, ഇതെല്ലാം പറഞ്ഞു. ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞനെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും പറഞ്ഞു. ഇനി അടുത്ത് ജ്ഞേയത്തെക്കുറിച്ച് പറയുകയാണ്. ജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിയേണ്ടത് എന്ന് പറയാം, അല്ലെങ്കിൽ ജ്ഞേയം അറിവിന് വിഷയമായിരിക്കുന്നത്, അല്ലെങ്കിൽ അറിവ് പ്രകാശിപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെ അർത്ഥം പറയാം. ഇവിടെ ജ്ഞേയമായിരിക്കുന്ന എന്താണ്? ആ ക്ഷേത്രജ്ഞൻ തന്നെ. നേരത്തെ പറഞ്ഞു എന്താണ്? ക്ഷേത്രജ്ഞൻ ചാവി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. അതുകൊണ്ട് ആ ജ്ഞേയത്തെക്കുറിച്ച് അടുത്ത് പറയുന്നു. ജ്ഞേയം യത്തത് പ്രവക്ഷ്യാമി യജ്ഞാത്വാമൃതമശ്നുതേ അനാദിമത് പരം ബ്രഹ്മ നസത്തന്നാസദുച്യതേ യഥോക്തേന ജ്ഞാനേന ജ്ഞാതവ്യം കിം ഇത്യാകാംക്ഷായാം ആഹ. മുമ്പ് ജ്ഞാനത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞത്, പല ജ്ഞാന സാധനങ്ങളെക്കുറിച്ചും പറഞ്ഞു. ഇതുകൊണ്ടൊക്കെ അറിയേണ്ട എന്താണ്? ആ ജ്ഞാനത്തിലൂടെ എന്തിനാണ് പ്രകാശിപ്പിക്കേണ്ടത്? ജ്ഞാതവ്യമായിരിക്കുന്ന എന്താണ്? അറിയേണ്ടത് എന്താണ് എന്നുള്ളതിനുള്ള സമാധാനമാണ് അടുത്ത് പറയുന്ന ആകാംക്ഷയ്ക്ക് സമാധാനം പറയുന്നു. ജ്ഞേയം എത്തതിത്യാദി. ഇവിടെ ഒരു ചോദ്യമാണ്, നിന്നു യമാഹ നിയമാശ്ച അമാനിത്വാദയോ നൈഹി ജ്ഞേയം ജ്ഞായതേ നഹി അമാനിത്വാദി കസ്യചിത് വസ്തുന പരിച്ഛേദകം ദൃഷ്ടം തത്രൈവ ച യദ്വിഷയം ജ്ഞാനം തദൈവ തസ്യ ജ്ഞേയസ്യ പരിച്ഛേദകം ദൃശ്യതേ നഹി അന്യവിഷയേണ ജ്ഞാനേന അന്യത് ഉപലഭ്യതേ യഥാ ഘടവിഷയേണ ജ്ഞാനേന അഗ്നിഹി നേഷദോഷ ജ്ഞാന നിമിത്തത്വ ജ്ഞാനമുച്ചതേ ഇതിഹ്യ അവോചാമ ജ്ഞാന സഹകാരി കാരണത്വ ജ്ഞേയം ജ്ഞാതവ്യം യത്തത്ര വക്ഷ്യാമി പ്രവിഷേണ യഥാവത് വക്ഷ്യാമി. അതായത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊരു ചർച്ചയാണ്, ഒരു ചെറിയ ചർച്ച. ഈ മുമ്പ് പറഞ്ഞത് ഒന്നാലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അത് യമ നിയമങ്ങളാണ്, യോഗശാസ്ത്രത്തിൽ പറയുന്ന യമ നിയമങ്ങൾ. യോഗശാസ്ത്രത്തിന് ചിത്തവൃത്തി നിരോധത്തിലൂടെ മോക്ഷം എന്നുള്ള ഭാഗത്തെ ശങ്കരാചാര്യർ അംഗീകരിക്കുന്നില്ലെങ്കിലും യമനിയമാദികൾ അംഗീകരിക്കുന്നുണ്ട്. ആ യമനിയമാദികളെ തന്നെ വേറെ രീതിയിൽ ഇവിടെയും ചർച്ച ചെയ്തു. അമാനിത്വം അദമ്പിത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ യമനിയമാദികളുടെ തന്നെ വ്യാഖ്യാനമോ അതിൻ്റെ തന്നെ പരിഭാഷാന്തരമാണ്. അതുകൊണ്ട് പറയുന്നു യമനിയമാശ അമാനിത്വാദയോ. ഇതൊക്കെ തന്നെയാണ് ഇവിടെ അമാനിത്വം എന്നും പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തേഹി ജ്ഞേയം ജ്ഞായതേ ജ്ഞേയമായിരിക്കുന്ന പരമാത്മ വസ്തു ഇതുകൊണ്ട് അറിയുന്നതല്ലോ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ജ്ഞാനത്തിന് സഹകാരി എന്ന് പറയാം. ജ്ഞാനം ഉള്ളിൽ ഉദിച്ച് പ്രകാശിക്കുന്നതിന് ഇതൊക്കെ ഒരു കാരണങ്ങളാണ്, ഇതെല്ലാം കാരണങ്ങളാണ്. എന്നല്ലാതെ ഇതുകൊണ്ട് ആത്മാവിനെ അറിയാം, യമം കൊണ്ട് ആത്മാവിനെ അറിയാം, നിയമം കൊണ്ട് ആത്മാവിനെ അറിയാം എന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ സഹകാരി കാരണങ്ങളാണ് എന്നേ പറയാൻ പറ്റും. അപ്പൊ ഈ ഇത് ജ്ഞാനമാണ്, ഇതിലൂടെ പരമാത്മാവിനെ അറിയാമെന്നാരും ധരിക്കരുത്. ഇത് ജ്ഞാന സാധനങ്ങളാണ് എന്നേ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാവൂ എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. ഇന്നത്തെ ഹി ജ്ഞേയം ഞായതേ, ഇവിടെ ജ്ഞേയമായിരിക്കുന്ന ക്ഷേത്രജ്ഞൻ, അത് യമം കൊണ്ടോ നിയമം കൊണ്ടോ വിഷയമാകുന്നതല്ല. നഹി അമാനിത്വാദി കസ്യചിത് വസ്തുന പരിച്ഛേദകം ദൃഷ്ടി. അമാനിത്വാദി എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ പരിച്ഛേദമല്ല. ഒരു വസ്തുവിന്റെ പരിച്ഛേദം എന്ന് പറയുന്നത് എന്താണ്? അന്ധകാരത്തിലിരിക്കുന്ന ഒരു വസ്തു, ഇരുട്ടത്തിരിക്കുന്ന വസ്തു, അവിടെ വെളിച്ചം കൊണ്ടുവന്നു. വെളിച്ചം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഇരുട്ടത്തിരിക്കുന്ന വസ്തുവിന്റെ പരിച്ഛേദകമാകും ആ വെളിച്ചം. എന്തുകൊണ്ട് പരിച്ഛേദം എന്ന് പറയുന്നു? അത് അവിടെ ഉണ്ടായിരുന്ന ഇരുട്ടിനെ നശിപ്പിച്ചിട്ട് ആ വസ്തുവിനെ പ്രകാശിപ്പിച്ചു. അങ്ങനെ അന്ധകാരത്തെ മാറ്റി പ്രകാശിപ്പിക്കുന്ന അഗ്നിയെ വസ്തു പരിച്ഛേദം എന്ന് പറയും. അവിടെ വാസ്തവത്തിൽ ആ പ്രകാശം എന്താണ് ചെയ്യുന്നത്? ഒരു പരിച്ഛേദം നടത്തുകയാണ്. എന്താണ്? ആ വസ്തുവിൽ ഉണ്ടായിരുന്ന ഒരു മറയെ ഛേദിക്കുകയാണ്, മാറ്റുകയാണ്. അതുകൊണ്ടാണ് ഇതിന് പരിച്ഛേദം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രകാശം വസ്തു പരിച്ഛേദമാണ്, അതുപോലെ തന്നെ ജ്ഞാനവും വസ്തു പരിച്ഛേദമാണ്. ജ്ഞാനം എന്ത് ചെയ്യുന്നു? ആ വിഷയത്തെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മയെ മാറ്റിയിട്ട് ആ വിഷയത്തെ പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രകാശം, ജ്ഞാനം ഇത് രണ്ടും വസ്തു പരിച്ഛേദങ്ങളാണ്. പക്ഷെ ഇവിടെ പറയുന്ന ശമം, ദമം എന്നെല്ലാം പറയുന്നത് എന്താണ്? അത് മനോ നിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം തുടങ്ങിയവയാണ്. അത് പ്രകാശത്തെ പോലെ ഒരു വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നതോ ജ്ഞാനത്തെ പോലെ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അറിവിനെ ഉണ്ടാക്കുന്നതുമല്ല. ഈ യമനിയമാദികളെ ജ്ഞാനം എന്നെന്തുകൊണ്ട് പറഞ്ഞു? അത് അന്ധകാരത്തെ മാറ്റി പ്രകാശത്തെ ഉണ്ടാക്കുന്ന ഒന്നല്ലല്ലോ. അതാണ് ചോദ്യം ഇവിടുത്തെ. അതാണ് അമാനിത്വാദി കസ്യചിത് വസ്തുന പരിച്ഛേദം എന്ന ദൃഷ്ടം. അത് ഒന്നുകൂടി വിശദീകരിക്കുന്നു. സർവത്രൈവ ചയ്യത് വിഷയം ജ്ഞാനം തദൈവ തസ്യ ജ്ഞേയസ്യ പരിച്ഛേദം ദൃശ്യത്തെ. സാധാരണഗതിയിൽ നമ്മളെങ്ങനെയാണ് കാണുന്നത്? ഒരു വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനം ആ വിഷയത്തിന്റെ പരിച്ഛേദകം എന്ന് പറയാം. ആണ് സർവത്ര യത് വിഷയം ജ്ഞാനം, ഒരു വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനം, പുസ്തകത്തെക്കുറിച്ചുള്ള ജ്ഞാനം. തദൈവ ജ്ഞാനം തന്നെ എന്ത് ചെയ്യുന്നു? തസ്യ ജ്ഞേയസ്യ, ആ ജ്ഞേയത്തിന്റെ പുസ്തകത്തിന്റെ പരിച്ഛേദകം ദൃശ്യത്തെ, അതിന്റെ പരിച്ഛേദം എന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ട്? അവിടെയുള്ള ഒരു മറയെ മാറ്റിയിട്ട് ആ പുസ്തകത്തെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാക്കുന്നു. അതുപോലെ വെളിച്ചം. നഹി അന്യവിഷയേന ജ്ഞാനേന അന്യതുപലഭ്യത. ഇനി നമ്മൾ യമത്തെക്കുറിച്ചും നിയമത്തെക്കുറിച്ചും അറിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ആത്മാവിന്റെ ബോധം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം എന്താണ്? ആത്മാവിന്റെ ബോധത്തെ ഉണ്ടാക്കുന്ന ഏതൊരറിവാണോ അതിനെ മാത്രമേ ഇവിടെ ജ്ഞാനമെന്ന് പറയാൻ പറ്റൂ. യമത്തെയോ നിയമത്തെയോ കുറിച്ച് അറിയുന്ന ജ്ഞാനങ്ങളൊന്നും ഇവിടെ ജ്ഞാനമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ട്? യമത്തെ അറിഞ്ഞു കഴിഞ്ഞാലോ നിയമത്തെ അറിഞ്ഞു കഴിഞ്ഞാലോ ഒരാൾ അതിലൂടെ ആത്മാവിനെ അറിയുന്നില്ല. ആത്മാവിനെ അറിയുന്നതിന് ഈ പറഞ്ഞ ഉദാഹരണം അനുസരിച്ച്, ഉദാഹരണം പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആത്മവിഷയകമായി ജ്ഞാനം തന്നെ വരണം. അതടുത്ത് പറയുന്നു, യഥാ ഘടവിഷയണ ജ്ഞാനേന അഗ്നി, കുടത്തെ അറിയുന്നു. ആ അറിവുകൊണ്ട് നമുക്ക് അഗ്നിയെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നില്ല. തിരിച്ച് ഒരു വസ്തുവിനെ കുറിച്ചുള്ള അറിവുകൊണ്ട് മറ്റൊരു വസ്തുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അമാനിത്വം, അദമ്പിത്വം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ആ അറിവുകൊണ്ട് ആത്മാവ് പ്രകാശിക്കത്തില്ല. ആത്മാവ് പ്രകാശിക്കണമെങ്കിൽ അവിടെ ആത്മജ്ഞാനം തന്നെ വേണം. ഇതുവരെ ജ്ഞാനമെന്ന് പറഞ്ഞതൊന്നും ആത്മജ്ഞാനമല്ല, സാധനങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. ഈ പറയുന്ന സാധനങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനമല്ല ആത്മജ്ഞാനം എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് സാധനങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. ആ ജ്ഞാനങ്ങൾ സാധന അനുഷ്ഠാനത്തിന് ഉപകരിക്കുന്നതാണ്. ഇതല്ല ആത്മജ്ഞാനം. ഇതിലൂടെ പരിപക്വമായ ഒരു അന്ധകരണത്തിൽ പ്രകാശിക്കുന്ന ഒരു ജ്ഞാനം, അതാണ് ആത്മജ്ഞാനം. അനാദിയായ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം. അങ്ങനെയാണെങ്കിൽ ഇതിനെയൊക്കെ എന്തുകൊണ്ട് ജ്ഞാനമെന്ന് പറഞ്ഞു എന്ന് പറയുന്നു നേഷദോഷ. അത്തരം ദോഷമൊന്നുമില്ല ജ്ഞാനനിമിത്തത്വ. നേരത്തെ പറഞ്ഞതിനെ വിശദീകരിക്കുകയാണ്. ഇവിടെ പറയുന്ന ഈ അമാനിത്വാദികളെ കുറിച്ചുള്ള ജ്ഞാനം, അത് ജ്ഞാനത്തിന് നിമിത്തമാണ്, മുഖ്യമായ ജ്ഞാനം. എന്നുവെച്ചാൽ ആത്മജ്ഞാനത്തിന് നിമിത്തമാണ്, അതുകൊണ്ട് ജ്ഞാനം ഉച്ചതേ, അതുകൊണ്ടാണ് അതിനെ ജ്ഞാനമെന്ന് പറഞ്ഞത്. ഇതിഹി അവോചാമ, ഇത് ഞാൻ മുമ്പും പറഞ്ഞു. മാത്രമല്ല എന്താണ് ജ്ഞാന സഹകാരി കാരണത്വ, ജ്ഞാനത്തിന്റെ സഹകാരി കാരണങ്ങളാണ് ചരമമായ ആത്മബോധം. ആത്മബോധത്തിന് സഹകാരികളായിട്ട് ഇരിക്കുന്നതാണ്. എന്നുവെച്ചാൽ അതിന് ഉപകാരകങ്ങളായിരിക്കുന്നവയാണ് ഈ അമാനിത്വം, അദമ്പിത്വം തുടങ്ങിയവ. അതുകൊണ്ട് അതിനെ ജ്ഞാനം എന്ന് പറയുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. എന്നുവെച്ചാൽ ഇവിടെ ആചാര്യസ്വാമികൾ ഉദ്ദേശിക്കുന്നത്, ഇവിടെ താൻ ജ്ഞാനം എന്ന് മുഖ്യമായി ഉദ്ദേശിക്കുന്നത് ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. മറ്റ് ജ്ഞാനങ്ങളെല്ലാം അതിനുപകരിക്കുന്ന ജ്ഞാനങ്ങളാണ്, മുഖ്യ ജ്ഞാനമല്ല. ജ്ഞേയം ജ്ഞാതവ്യം യത് പ്രവക്ഷ്യാമി പ്രകർഷേണ യഥാ ഉദ്വക്ഷ്യാമി. കിം ഫലം തദ് ഇതി പ്രരോചനേന ശ്രോതുഹു അഭിമുഖീകരണായ ആഹാ യജ്ഞാത്വ അമൃതം അശ്വനത്തെ. ജ്ഞേയം ജ്ഞാതവ്യം, ഇനി അറിയേണ്ട ഒന്നുണ്ട്. യത്തത് പ്രവക്ഷ്യാമി, അത് ഞാൻ പറയാം. പ്രകർഷേണ യഥാ ഉദ്വക്ഷ്യാമി, അതിന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രവക്ഷ്യാമി എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിയായ രീതിയിൽ ഞാൻ പറയാം. കിം ഫലം തത്, എന്താണ് അതിന്റെ ഫലം? ഇനി പറയാൻ പോകുന്ന ജ്ഞാനം കൊണ്ട് എന്താണ് ഫലം? ഇതി പ്രരോചനേന ശ്രോതുഹു അഭിമുഖീകരണായ ആഹാ. അങ്ങനെ ആ താൻ പറയാൻ പോകുന്ന കാര്യത്തിൽ ശ്രോതാവിന് രുചിയെ, പ്രരോചനം രുചി ആഭിമുഖ്യം, അതുണ്ടാക്കി ശ്രോതാവിനെ ആ വിഷയത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി പറയുകയാണ് എന്താണ് യജ്ഞാത്വ അമൃതം അശ്വനത്തെ. ഇതുവരെ പറഞ്ഞല്ലോ പല ജ്ഞാനങ്ങളും, അതുപോലെ ഇനി ഞാൻ ജ്ഞേയത്തെക്കുറിച്ച് പറയുന്നു, ക്ഷേത്രജ്ഞനെ കുറിച്ച് പറയുന്നു. അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അമൃതം അശ്വനത്തെ, മോക്ഷത്തെ പ്രാപിക്കാം. യജ്ഞേയം ജ്ഞാത്വ, ഈ ജ്ഞേയത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അമൃതം, അമൃതത്വം, മോക്ഷം, മുക്തി, അത് അനുഭവിക്കാം. അശ്വനത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന പുനർമ്രിയതേ ഇത്യർത്ഥം, പിന്നെ മരിക്കത്തില്ല. കാരണം യുദ്ധത്തിന്റെ സന്ദർഭമായതുകൊണ്ട് അർജുനനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായ വിഷയം മരണമാണ്. ഇവരെല്ലാം മരിക്കും. പറഞ്ഞല്ലോ ഒന്നാം അധ്യായത്തിലെ അർജുനന്റെ പ്രശ്നങ്ങൾക്ക് സമാധാനമാണ് ഓരോ അധ്യായങ്ങളും. അതിന് പലതരത്തിൽ സമാധാനം പറയുകയാണ്. ആദ്യം സമാധാനം പറഞ്ഞു എന്താണ്, മരണം. പലതരത്തിൽ സമാധാനം പറഞ്ഞു വീണ്ടും ഇവിടെ പറയുന്ന എന്താണ്, അമൃതം അശ്വനത്തെ, അമൃതം, മരിച്ച അവസ്ഥ, അമൃതം, മരണമില്ലാത്ത അവസ്ഥ, അത് പ്രാപിക്കുന്നതിന് ഉള്ള വഴിയെക്കുറിച്ച് പറയുകയാണ്. യജ്ഞാത്വ അമൃതം അശ്വനത്തെ, ആ ജ്ഞേയത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ, ക്ഷേത്രജ്ഞനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു. ഇനി അതിനെ വിശദീകരിക്കുന്ന എന്താണ്, അനാദിമത് ആദിരസ്യ അസ്ഥി ഇത്യാദിമത് നാദിമത് അനാദിമത്. അന്യേയമായിരിക്കുന്ന ക്ഷേത്രജ്ഞൻ എങ്ങനെയാണ്, അനാദിമത്താണോ? അനാദിമത്വം എന്നുള്ളതിനെ വ്യാഖ്യാനിക്കുകയാണ്. ആദിരസ്യ അസ്ഥി ഇത്യ ആദിമത്, ആദി ഉള്ളതിനെ ആദിമത്വം എന്ന് പറയുന്നു. ഈ പ്രപഞ്ചം, പ്രപഞ്ചത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന പ്രാപഞ്ചികമായ സർവവസ്തുക്കളും എന്താണ്, ആദിമത്താണ്. ആദിമത് അനാദിമത്, ആദിമത്തല്ലാത്തതിനെ അനാദിമത് എന്ന് പറയുന്നു. വ്യക്തമായി ആദി ഇല്ലാത്തത്, ആദിമത്തെന്ന് പറഞ്ഞാൽ ആദി ഉള്ളത്, അനാദിമത്തെന്ന് പറഞ്ഞാൽ ആദി ഇല്ലാത്തത്. എന്താണ് ആ ക്ഷേത്രജ്ഞൻ? കിം തത് പരം നിരുദ്ദേശയും ബ്രഹ്മ, അത് തന്നെയാണ് പരം ബ്രഹ്മം എന്നോ ക്ഷേത്രജ്ഞനെന്നോ പരമാത്മാവെന്നോ ഉത്തമ പുരുഷനെന്നോ എന്ത് വേണോ പറയാം. അത് അനാദിമത്താണ്, പരം നിരസ്യം ബ്രഹ്മ ജ്ഞേയം ഇതി പ്രകൃതം. ഇവിടെ അതിനെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ജ്ഞേയം എന്നുള്ള ശബ്ദം കൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ ജ്ഞേയം എന്ന് പറയുന്നത് തന്നെയാണ് പരം ബ്രഹ്മ, അതുതന്നെയാണ് അനാദിമത്, അതുതന്നെയാണ് പരമാത്മാവ് എന്നതിനെ വിശദീകരിക്കുകയാണ്. അപ്പം അതിൻ്റെ നേരായ വ്യാഖ്യാനം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ മറ്റാരെങ്കിലും ഏതെങ്കിലും തരത്തിലൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സമാധാനം പറയേണ്ട ബാധ്യത കൂടിയുണ്ട്. അത് വ്യാഖ്യാനിക്കുന്നവരുടെയൊക്കെ ഒരു ജോലിയാണ്. ആക്ഷേപസ്യ സമാധാനം, ആക്ഷേപങ്ങൾ ഇതിനെ സംബന്ധിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സമാധാനവും പറയണം. മറ്റേതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല ഇതാണ് അതിൻ്റെ ശരിയായ വ്യാഖ്യാനമെന്നും പറയണം. അതിനു വേണ്ടിയിട്ടാണ് ഇനി അടുത്ത ഭാഗങ്ങൾ പറയുന്നത്. പലരും ചോദിക്കും ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാൽ പോലെ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നതെന്ന്. പക്ഷെ നമ്മളറിയാത്ത പല പുറങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് നമുക്ക് എഴുതാപ്പുറം എന്ന് തോന്നിയാലും നാളെ തോന്നും, അങ്ങനെയല്ല. ഇങ്ങനെയൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ എന്ന് തോന്നിപ്പോകും. അപ്പോൾ അതിനോട് സമാധാനം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തൻ്റെ അഭിപ്രായം അപൂർണമായി പോകും. അതുമാത്രമല്ല, ഭാഷ്യം എന്നൊക്കെ പറയുമ്പോൾ ഇത് ഭാഷ്യരചനയെന്ന് മറ്റും പറയുമ്പോൾ ഗീതയെടുത്ത് ഏതെങ്കിലും മുറിക്കകത്ത് കയറിയിരുന്ന് കുത്തി വരയ്ക്കുന്നതല്ല വ്യാഖ്യാനം എന്ന് പറയും. അല്ലെങ്കിൽ ഇന്ന് ആൾക്കാർ വ്യാഖ്യാനം ചെയ്യുന്ന പോലെ പത്ത് വ്യാഖ്യാനങ്ങളെടുത്ത് മുമ്പിൽ നിരത്തി വെച്ചിട്ട് അതിൽ നിന്ന് രണ്ട് വരി, ഇതിൽ നിന്ന് രണ്ട് വരി, അങ്ങനെ കൂട്ടിച്ചേർത്തൊരു പത്ത് വരി എഴുതി അതിൻ്റെ താഴെ തൻ്റെ പേരെഴുതി വയ്ക്കുന്ന വ്യാഖ്യാനമല്ല ഇന്ന് ആൾക്കാർ വ്യാഖ്യാനിക്കുന്നതൊക്കെ ആ രീതിയിലാണ്. പഴയ വ്യാഖ്യാനം ഭാഷ്യം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇതെന്താണ്? ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിരവധി പണ്ഡിത സദസ്സുകളിൽ പല പക്ഷക്കാരുമായിട്ട് ചർച്ച ചെയ്ത് തൻ്റെ സിദ്ധാന്തത്തിനെതിരായി ഉന്നയിക്കാമെന്നുള്ള ആക്ഷേപങ്ങളെല്ലാം ശരിയായി ധരിച്ച് മുമ്പുള്ളവർ ഇതിനെങ്ങനെയാണ്, അത് മുഖ്യമാണ്, എങ്ങനെ ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് മനസ്സിലാക്കി താൻ അവതരിപ്പിക്കുന്ന സിദ്ധാന്തത്തിൽ വരാമെന്നുള്ള ദോഷങ്ങളെല്ലാം മനസ്സിലാക്കി വളരെ പരിപക്വമായ ഒരവസ്ഥയിലാണ് പിന്നീടത് എഴുതുന്നത്, ഭാഷ എഴുതുന്നത്. ഇന്നത്തെ പോലെ ആരെങ്കിലും ഒരു പുസ്തകം പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വ്യാഖ്യാനം എഴുതി പഠിക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിക്കണമെന്ന് വെച്ചാൽ ഒന്നുകിൽ പഠിക്കണമെങ്കിൽ ആദ്യം ചെയ്യുന്ന ഒന്നിൽ വ്യാഖ്യാനം എഴുതുക, അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിക്കും. ഈ രണ്ടുപായങ്ങളാണ് ഇന്ന് നമ്മൾ സ്വീകരിക്കുന്നത്. പഠിപ്പിച്ച് പഠിക്കാമെന്ന് വിചാരിക്കും, വിഡ്ഢികൾ ധാരാളം കിട്ടും. അല്ലെങ്കിൽ പുസ്തകം എഴുതും, വായനക്കാരെ കിട്ടും, അങ്ങനെ പഠിക്കും. ഇതൊന്നും പഴയ രീതിയല്ല, ഭാഷകാരൻ്റെ രീതിയല്ല. അവർ ഈ തൻ്റെ ആശയവുമായിട്ട് വിദ്വത് സദസ്സുകളിലേക്ക് പോകും, പരിഷത്തുകളിലേക്ക് പോകും, അവിടെ ചർച്ച ചെയ്യും, അവിടെ വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം സമാധാനം പറയും, അതിൽ വരുന്ന പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നു. പരിണതപ്രജ്ഞൻ എന്ന് പറയും, പദവാക്യ പ്രമാണജ്ഞൻ എന്ന് പറയും. ആ ഒരവസ്ഥയിലെത്തിയതിന് ശേഷം മാത്രമേ ഗ്രന്ഥരചനയ്ക്ക് ഒഴിപ്പെടുത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഈ പൂർവപക്ഷങ്ങളും സമാധാനങ്ങളും വരുന്നത്. കാരണം പലപ്പോഴും പൂർവപക്ഷങ്ങൾ നമുക്ക് അരോചകമായി തോന്നും, നമുക്ക് സിദ്ധാന്തം മാത്രം മതിയെന്ന് തോന്നും. പലപ്പോഴും സിദ്ധാന്തങ്ങൾ കൂടുതൽ വ്യക്തമാകണമെങ്കിൽ പൂർവപക്ഷം കൂടി മനസ്സിലാക്കിയാലേ പറ്റൂ. അപ്പോൾ ഇവിടെ മുമ്പ് ചിലർ മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് ന്യായമായ കാരണങ്ങളുമുണ്ട്. എന്താണ് മാതൃകയ്ക്ക് അനാദി മത്പരം ഇതി പദം ചിനന്തി. ഇവിടെ അനാദിമത് പരം അങ്ങനെയാണ് പദച്ഛേദിച്ചത്, അനാദിമത് പരം. പക്ഷേ ചിലർ വ്യാഖ്യാനിച്ചെങ്ങനെയല്ല, അനാദിമത്പരം അങ്ങനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് തക്കതായ കാരണമുണ്ട്. എന്തുകൊണ്ടാണ്? അത് ഭാഷാശാസ്ത്രപരമായ കാര്യമാണ്. ബഹുപുരീഷിണ ഉത്തെ മതുഭ അനർത്ഥക്യം അനിഷ്ടം സ്യാദിതി. ഇത് പാണിനീയ വ്യാകരണം അനുസരിച്ച് പറയുകയാണ്. ഭാഷ്യകാരനും മറ്റും വ്യാഖ്യാനിക്കുമ്പോൾ ഓരോ പദങ്ങളും വ്യാകരണ നിയമബദ്ധമായി അറിഞ്ഞിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. നമ്മളൊക്കെ ഇത് വ്യാഖ്യാനിക്കാൻ തുടങ്ങി നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുത്തില്ല. കാരണം അത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ട് എന്ത് വേണോ വ്യാഖ്യാനിക്കാം. ഇതിൻ്റെ താഴെ എന്തെഴുതി വെച്ച് കഴിഞ്ഞാലും ശരി, ജനം വായിച്ചോളും. പണ്ടങ്ങനെയല്ല, വായിക്കുന്നത് സാമാന്യം ഭേദപ്പെട്ട ആൾക്കാരായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും എഴുതി വെച്ചാൽ വായിക്കാൻ ആളെ കിട്ടത്തില്ല. അപ്പോൾ വ്യാകരണ നിയമങ്ങളൂടെ നോക്കണം, ഓരോ വാക്കുകൾക്കും അത് നോക്കി ഭാഷാശാസ്ത്രത്തിലെ നിയമങ്ങൾ അനുസരിച്ച് ഇങ്ങനെ ഒരർത്ഥം പറയാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിട്ടേ പറയും. പഴയ വ്യാഖ്യാനവും ഇന്നുള്ള വ്യാഖ്യാനവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇന്ന് ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നത് മുഖ്യമായും തന്റെ ഭാവനയെ അവലംബിച്ചിട്ടാണ്. ഭാവന എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കവിത എഴുതുന്നതിനും കഥ എഴുതുന്നതിനും ഒക്കെ നമുക്ക് വേണ്ട ഒന്നാണ് ഭാവന. അതേ ഭാവനയെ ആശ്രയിച്ചുകൊണ്ടാണ് ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുന്നത്. അതിനപ്പുറം കൈമുതലായിട്ടൊന്നും കാണത്തില്ല. പക്ഷേ പ്രാമാണികന്മാരായ ആചാര്യന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ അവർ ഒരിടത്തും അല്പം പോലും ഭാവനയെ ആശ്രയിക്കത്തില്ല. അത് കാവ്യങ്ങളും നാടകങ്ങളും ഒക്കെ രചിക്കുന്നതിനാണ് അത് ഉപയോഗിക്കുന്നത്. അവർ ആശ്രയിക്കുന്ന എന്താണ്? ഒന്ന് പ്രമാണം, മറ്റൊന്ന് വ്യുത്പത്തി. ഇന്നത്തെ വ്യാഖ്യാതാക്കളുടെ അടുത്ത് പ്രമാണം വ്യുത്പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നും അവർക്കറിയത്തില്ല. എന്ത് സാധനമാണെന്ന് ചോദിക്കും, അങ്ങനെയുണ്ടോന്ന് ചോദിക്കും. അതിന് മുഖ്യമായി വരുന്ന ഒന്നാണ് വ്യുത്പത്തി എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന് നിയമബദ്ധമായി, ഭാഷാ നിയമബദ്ധമായി ഏത് തരത്തിൽ അർത്ഥം പറയാം എന്നവരാലോചിക്കും. ഇതിനെതിരായി ചില അഭിപ്രായങ്ങളുണ്ട്. ചിലർ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഉപനിഷത്തിലെ ഋഷിമാരെല്ലാം പാണിനിയും പഠിച്ചിട്ടാണോ അതൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കും ചിലർ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും ഉപനിഷത്തിലെ ഋഷി ഒന്നും വ്യാഖ്യാനിച്ചിട്ടില്ല. അവരവരുടെ അനുഭവത്തെ പറഞ്ഞിട്ടേ ഉള്ളൂ. ഒരാൾക്ക് സ്വന്തം അനുഭവത്തെ പറയുന്നതിനും വ്യാകരണമൊന്നും വേണ്ട. ഒരു മഹാത്മാവ് സ്വാനുഭവത്തെ പറയുന്നു. അവർ പാണിനിയും പഠിക്കണ്ട, സംസ്കൃതം പഠിക്കണ്ട, പലപ്പോഴും അതിന് ഭാഷ പോലും ആവശ്യമില്ല. അതും മറ്റൊരു വിഷയമാണ്. നിങ്ങളതിനെ വ്യാഖ്യാനിക്കാൻ വരുമ്പോഴാണെങ്കിൽ അവിടെ ഇതൊക്കെ ആവശ്യം വേണ്ടി വരും. കാരണം എന്തുകൊണ്ട്? കാരണം അവിടെ ഇത് വ്യാഖ്യാനിക്കുന്നവനും ഇത് മനസ്സിലാക്കുന്നവനും പൊതുവായ രണ്ടുപേർക്കും അംഗീകരിക്കത്തക്ക ചില നിയമങ്ങളെ പാലിക്കേണ്ടി വരും. രണ്ടുപേർക്ക് സ്വീകാര്യങ്ങളായ അങ്ങനെ വരുമ്പം ഭാഷയുടെ നിയമങ്ങൾ അവിടെ പാലിക്കേണ്ടി വരും. ഋഷിക്ക് വ്യാകരണവും പാണിനിയൊന്നും ആവശ്യമില്ല. മഹാത്മാക്കൾക്ക് അവരവരുടെ അനുഭവത്തെ വെളിപ്പെടുത്തുന്നതിനും വ്യാകരണം വേണ്ട, ഭാഷയും വേണ്ട. അത് ചിലപ്പോൾ മൗനം കൊണ്ട് വെളിപ്പെടുത്തും. അതിന് യോഗ്യത ഉള്ളവൻ അത് ഗ്രഹിക്കും. അത്തരം യോഗ്യതയൊന്നുള്ളവനല്ല ഈ അഭിപ്രായം പറയുന്നു. ഒരു കാര്യത്തിലും അഭിപ്രായം പറയുന്നതിന് യോഗ്യത ആർക്കും ആവശ്യമില്ല. അതിനിവിടെ സംഭവിക്കുന്നു. ഇവിടെ അതല്ല, ഇത്തരം പ്രാമാണികമായ ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ആ വ്യാഖ്യാതാക്കൾ തീർച്ചയായും വ്യാഖ്യാനിക്കുകയല്ല, അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയണമെങ്കിൽ അതിന് വേണ്ട പ്രാഥമികമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ഞാനുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ അഭിപ്രായം വിലക്കെടുക്കാൻ ഒക്കത്തില്ല, മുഖവിലക്കെടുക്കാൻ ഒക്കത്തില്ല. പണ്ടങ്ങനെ എടുത്തിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇവിടെ ഭാഷയും തന്നെ വായിക്കുമ്പോൾ ഇവിടെ വ്യാകരണമൊന്നും പറയുന്നില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? അത് കേൾക്കുന്നവനറിയാം ഇന്ന നിയമം അനുസരിച്ചാണ് ഇത് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അവനെ അതുകൂടി പഠിപ്പിക്കുന്നുണ്ട്. ഭാഷയും പഠിപ്പിക്കുമ്പോൾ അതിനോടൊപ്പം വ്യാകരണം കൂടെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അതൊക്കെ ധരിച്ചിരിക്കുന്നവനാണത് മനസ്സിലാക്കുന്നത്. പക്ഷേ വിവാദമുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ എന്തുകൊണ്ട് താൻ ഇങ്ങനെ വ്യാഖ്യാനിച്ചു, എന്തുകൊണ്ട് മറ്റൊരു വ്യാഖ്യാനം വന്നു എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുന്ന അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേ വ്യാകരണം പോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിൽ അത് ചർച്ച ചെയ്തില്ലെങ്കിലും അതെന്നെ അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ തന്റെ മനസ്സിൽ തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുന്നത് അത്തരം സന്ദർഭമാണ് ഇത്. അനാദിമത് ഫലം എന്ന് മറ്റു പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചു? അനാദിമത് പരമെന്നുള്ളതിനെ വിട്ടിട്ട് അത് മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഇനി പാണിനിയത്തിൽ തുടങ്ങണം, വ്യാകരണം പഠിച്ചു വരണം. അതുകൊണ്ട് ഒന്നുകിൽ ഇതങ്ങ് വിടാം, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ഈ പാണിനിയത്തെ നമ്മൾ സഹിക്കേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും. രണ്ട് വഴിയേ ഉള്ളൂ. അനാദിമത്പരം ഇതി പദം ചിനത്തി. അനാദിമത്പരം എന്ന് ഛേദിക്കുന്നു. എന്തുകൊണ്ടാണ്? ബഹുവ്രീഹിണ ഉക്തയർത്ഥേ മത്ഭ അനർത്ഥിക്കും അനിഷ്ടം സ്യാ. ഒരു നിയമമുണ്ട് ഭാഷയുടെ നിയമം. സാധാരണ നമുക്കറിയാം സമാസം, അതിൽ പ്രധാനമാണ് ബഹുവ്രീഹി സമാസം, ധാരാളം ഉപയോഗിക്കുന്നതാണ്. നമ്മൾ മുമ്പും അത് പറഞ്ഞിട്ടുണ്ട്. പ്രസിദ്ധമായ ഉദാഹരണമാണ് പീതാംബര. പീതം അംബരം യസ്യസ പീതാംബര. പീതമായ മഞ്ഞ നിറമുള്ള അംബരം വസ്ത്രം ധരിച്ചവൻ, അവനാണ് പീതാംബരൻ. അവിടെ പീതാംബരൻ എന്ന് പറഞ്ഞാൽ അവിടെ പീതം എന്നുള്ള അർത്ഥത്തിനോ അംബരം എന്നുള്ള അർത്ഥത്തിനോ നല്ല പ്രാധാന്യം, മറിച്ച് പീത അംബരം ഉള്ളവൻ എന്നുള്ള അർത്ഥത്തിനാണ്. എന്നുവെച്ചാൽ പീതാംബര ധാരിയായ ശ്രീകൃഷ്ണൻ എന്നുള്ള അർത്ഥമാണ് പീതാംബരൻ, അല്ലെങ്കിൽ മറ്റാരും. ഇപ്പൊ പീതാംബരൻ എന്ന് പറയേണ്ട സ്ഥാനത്ത് ഒരാൾ പറയുന്നത് പീതാംബരവാൻ. പീതാംബരവാൻ എന്ന് പറഞ്ഞാൽ എന്താ അയാൾ ഉദ്ദേശിക്കുന്ന അർത്ഥം? പീതാംബരവാൻ, പീതാംബരം ഉള്ളവനെന്നാണ്. ഇപ്പൊ പീതാംബര എന്ന് ശബ്ദം പറഞ്ഞാൽ തന്നെ പീത അംബരം ധരിച്ചവൻ എന്നുവെച്ചാൽ പീതാംബരം ഉള്ളവൻ എന്നർത്ഥം കിട്ടുമെന്നിരിക്കെ പിന്നെ പീതാംബരവാൻ എന്ന് പ്രയോഗിക്കാൻ പാടില്ല. അതാണ് ഈ പറയുന്നതിന്റെ താല്പര്യം. ഈ വാൻ, മാൻ, വതി, മതി, വത്, മത് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ, ഇതിന് മതിപ്പ് പ്രത്യേകം എന്ന് പറയും. ഇതൊരു ശബ്ദത്തിന്റെ അവസാനം ഉപയോഗിക്കും. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ളത് എന്നുള്ള അർത്ഥം കിട്ടും. മതിപ്പ് പ്രത്യയം എന്ന് പറയും, തദ്ധിത പ്രത്യയമാണ്. പാണിനിയുടെ തദ്ധിത പ്രത്യയങ്ങളിൽ പെടുന്ന ഒന്നാണ് മതിപ്പ്. ഉള്ളത് എന്നുള്ള അർത്ഥം കിട്ടും അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ. ഇപ്പൊ പീതാംബര ശബ്ദം കൊണ്ട് തന്നെ പീതാംബരം, പീതമായ അംബരം ഉള്ളവൻ എന്നർത്ഥം കിട്ടേ, അവിടെ പീതാംബരവാൻ എന്ന് പ്രയോഗിക്കുന്നത് അസംബന്ധമാണ്. അതാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് തെറ്റാണ്, അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? പീതാംബരം എന്ന് പറയുന്നത് ബഹുവ്രീഹി സമാസമാണ്. ആ സമാസത്തിലൂടെ കിട്ടുന്ന അർത്ഥത്തെ പറയാൻ വേണ്ടി മതിപ്പ് പ്രത്യയം വീണ്ടും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് അനർത്ഥിക്കും, അത് അനർത്ഥകമാണ്, അനിഷ്ടമാണ് എന്നാണ്. അതുകൊണ്ട് അനാദിമത് എന്ന് പറയുന്ന ഈ പ്രയോഗം ശരിയല്ല. എന്തുകൊണ്ട്? അനാദി എന്ന് പറഞ്ഞാൽ എന്താണ്? ന ആദർ യസ്യ അനാദി. അത് ബഹുവ്രീഹി സമാസമാണ്. പാതിയില്ലാത്തത് എന്ന് കിട്ടും. പിന്നെ അതിനോടുകൂടി മത്, അനാദി ആയ ഭാവമുള്ളത് എന്ന് പറയേണ്ട കാര്യമില്ല. അനാദി എന്ന് പറഞ്ഞാൽ തന്നെ അനാദി ഭാവമുള്ളത് എന്നുള്ള അർത്ഥം കിട്ടും. പിന്നെ അത് ഉള്ളത് എന്ന് കാണിക്കാൻ വേണ്ടി മത്ത് എന്ന് പറയുന്ന മതിപ്പ് പ്രത്യേകം ചേർക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ബഹുപരീഹിണ ഉത്തേയർത്ഥേ അനാദി എന്നുള്ള ശബ്ദ കൊണ്ട് ബഹുപരീഹി കൊണ്ട് കിട്ടുന്ന അർത്ഥമാണ് ആദിരഹിതമായ ബ്രഹ്മം. ആ അർത്ഥം കിട്ടുമെന്നിരിക്കെ വീണ്ടും മതിപ്പ അനാദിയായ അനാദിഭാവം ഉള്ളത് എന്നുള്ള അർത്ഥം കിട്ടത്തക്ക രീതിയിലുള്ള മതിപ്പ്, അത് അനർത്ഥക്യം, അത് അനർത്ഥകമാണ്. അനിഷ്ടം അനാദിമത് എന്ന പദം ഒറ്റ പദമായിട്ടെടുക്കുന്ന അനിഷ്ടമാണ് സ്യാദ് എന്നും മറ്റും പറയുന്നുണ്ട് ഭാഷാ നിയമം അനുസരിച്ച്. അതുകൊണ്ട് അനാദിന്നും മത്പരമെന്നും ഛേദിക്കുന്നു. അല്ലെങ്കിൽ അവിടെ ദോഷമുണ്ട്. ഇനി അതുകൊണ്ട് അവരെങ്ങനെ പദം പിരിക്കുന്നു, അനാദി മത്പരം. എന്തർത്ഥം വരും? അർത്ഥവിശേഷം ച ദർശയന്തി. വിശേഷമായ അർത്ഥത്തെ ഇവിടെ കാണിക്കുന്നു. എന്താണ്? അഹം വാസുദേവാഖ്യ പരാശക്തിർ യസ്യ തത് മത്പരം. മത്പരം എന്ന് പറഞ്ഞാൽ എന്താണ്? അഹം പരം യസ്യ, അതും ബഹുവ്രീഹി സമാസത്തെ എടുക്കും. മത്പരം എന്ന് പറയും. അഹം എന്ന് പറഞ്ഞാൽ വാസുദേവൻ. പരമെന്ന് പറഞ്ഞാൽ എന്താണ്? പരവുമായ ശക്തി. ഞാൻ, അതായത് വാസുദേവനാകുന്ന പരവുമായ ശക്തിയോട് കൂടിയവൻ മത്പരം. അതെന്താണ്? ബ്രഹ്മം. അപ്പൊ ബ്രഹ്മത്തിന്റെ ഒരു പരവുമായ ശക്തിയാണ് വാസുദേവൻ ഇവിടെ അവതാര രൂപത്തിൽ വന്നിരിക്കുന്നത്. അങ്ങനെയും പറയാണ്, ബ്രഹ്മ അവതരിച്ചാണ് വാസുദേവൻ. ഇവിടെ നിൽക്കുന്ന വാസുദേവൻ ബ്രഹ്മത്തിന്റെ ഒരു ശക്തിയാണ്. അതുകൊണ്ട് മത്പരം എന്ന് പറഞ്ഞാൽ എന്താണ്? അഹം പരാ യസ്യ ബ്രഹ്മണ. ആ ബ്രഹ്മം എന്തായി? ഞാനാകുന്ന ശക്തിയോടുകൂടിയവനാണ്. അപ്പോൾ അവിടെ അർത്ഥം യോജിക്കുന്നുണ്ട്, വ്യാഖ്യാനിക്കാം. അപ്പോൾ അനാദി ന ആദിർയസ്യ, ആദിയില്ലാത്തത് അത് പരബ്രഹ്മമാണ്. മത്പര അഹം, ഞാൻ പരവുമായ ശക്തിയോടുകൂടിയവൻ, ഞാനാകുന്ന ശക്തിയോടുകൂടിയവൻ. ഇതെല്ലാം ബ്രഹ്മത്തിന്റെ വിശേഷങ്ങളായി പറയാം. പറയുന്നു ആ പറയുന്നു പറയുന്നു സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അർദ്ധാംഗീകാരത്തിലാണ് സത്യം എന്ന് പറയുന്നത്. ഏവം ആ പുനരുക്തം അർത്ഥശേ സംഭവം. പക്ഷെ ഇങ്ങനെ ഒരു അർത്ഥം സംഭവിക്കുമെങ്കിൽ ശരി തന്നെയാണ്, അനാദി മത്പരമെന്ന് പിരിക്കാൻ ദോഷമൊന്നുമില്ല. ഇവിടെ പദം ഛേദിക്കുന്നത് രണ്ടു തരത്തിലുമാകാം. അനാദി മത്പരം എന്നും ഛേദിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ ദോഷം വരത്തില്ല. അനാദി കൊണ്ട് പറഞ്ഞ അർത്ഥത്തെ തന്നെ വീണ്ടും മത് ശബ്ദം കൊണ്ട് പറയുന്നു എന്ന് പറയുന്ന പുനരുക്തി ദോഷവും വരത്തില്ല. ആ പുനരുക്തം സ്യാദ്. പക്ഷെ അർത്ഥം ശരിയാകത്തില്ല. നിങ്ങൾ പറയുന്നത് എന്താണ്? എന്നതും അർത്ഥ സംഭവതി, അർത്ഥം യോജിക്കത്തില്ല. എന്തുകൊണ്ടാണ്? ബ്രഹ്മണ സർവവിശേഷ പ്രതിഷേധേനൈവ വിജിജ്ഞാപിഷിതത്വ. ഇവിടെ ന്യായമായി പറയുന്നത് സർവ ഉപാധിരഹിതമായതാണ്. സർവവിശേഷ ങ്ങളെയും നിഷേധിച്ചുകൊണ്ടുള്ള പരമമായ ആത്മവസ്തുവിനെ പറയുകയാണ്. അങ്ങനെ പറയുന്ന ഒരു സന്ദർഭത്തിൽ ഞാനാകുന്ന ശക്തിയോടുകൂടിയവൻ പരമാത്മാവ് എന്നെല്ലാം വിശേഷണ യുക്തമായി പരമാത്മാവിനെ വിശേഷിപ്പിക്കുന്നത് ശരിയാകത്തില്ല. ഇവിടെ വാസുദേവനെന്ന് പറഞ്ഞാൽ എന്താണ്? ആ പരമാത്മാവ് തന്നെയാണ്, സർവവിശേഷ രഹിതമായിരിക്കുന്ന പരമാത്മ തത്വത്തെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അല്ല, ശക്തിയുള്ള പരമാത്മാവ്, ശക്തിയില്ലാത്ത പരമാത്മാവ്, ആ രീതിയിലൊന്നും ഇവിടെ ബോധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടെന്താണ് ഇതിനകത്ത് അടുത്ത സംഭവതി? നിങ്ങൾ പറയുന്ന തരത്തിലുള്ള അർത്ഥമൊന്നും ഇവിടെ യോജിക്കത്തില്ല. ബ്രഹ്മണ സർവവിശേഷ പ്രതിഷേധീനയോ. എപ്പോഴും ഇവിടെ അദ്വൈതത്തിൽ എന്താണോ ബ്രഹ്മത്തെ മുഖ്യമായ അർത്ഥത്തിൽ ബോധിപ്പിക്കുന്നത് എങ്ങനെയാണ്? നിർഗുണമായ ബ്രഹ്മത്തെയാണ്, സർവ ഉപാധിരഹിതമായ ബ്രഹ്മത്തെയാണ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സർവവിശേഷ പ്രതിഷേധേനയും, സർവവിശേഷങ്ങളെയും നിഷേധിച്ചുകൊണ്ട് യഥാർത്ഥമായ പരമാർത്ഥമായ വസ്തുവിനെ മാത്രം ബോധിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വിജിജ്ഞാപിഷിതത്വം, അതാണ് ഇവിടെ ബോധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ അത് പറയുന്നു? നസത് തന്നാസത് ഉച്ചത്. അടുത്ത് തൊട്ട് പറയുന്നുണ്ട് ആ ബ്രഹ്മം എന്താണ്? നസത് നാസത്. അത് സത്ത് ശബ്ദം കൊണ്ടും പറയാൻ പറ്റിയ ഒന്നല്ല, അസത് ശബ്ദം കൊണ്ടും പറയാൻ പറ്റിയ ഒന്നല്ല. അതുകൊണ്ടെന്താണ്? വിശിഷ്ട ശക്തിമത്വ പ്രദർശനം വിശേഷ പ്രതിഷേധശ്ചേതി വിപ്രതിഷിദ്ധം. അതുകൊണ്ടെന്താണ്? വിശിഷ്ട ശക്തിയുള്ളതാണ് ബ്രഹ്മമെന്ന് പറയുക, ആ സമയം അത് സത് ശബ്ദം കൊണ്ട് പറയാൻ പറ്റിയതല്ല, അസത് ശബ്ദം കൊണ്ട് പറയാൻ പറ്റിയതല്ല എന്ന് പറഞ്ഞ് വിശേഷങ്ങളെ നിഷേധിക്കുക. ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യമാണ്. ഒരു സന്ദർഭത്തിൽ രണ്ടും പറയാൻ വഴിയില്ല. അതുകൊണ്ടെന്താണ്? തസ്മാത് മതുപോ ബഹുവ്രീണ സമാനാർത്ഥത്വേവി പ്രയോഗ ശ്ലോകപൂരണാർത്ഥ. അതുകൊണ്ടെന്താണ്? ഇവിടെ അനാദിമത് എന്ന് പറയുന്ന സ്ഥലത്ത് ബഹുവ്രീക്ക് ശേഷം മത് അതേ അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രയോഗിക്കുന്നതിനും ചില ന്യായീകരണങ്ങളുണ്ട്. അതെന്താണ്? ഇവിടെ ശ്ലോകപൂരണത്തിന് വേണ്ടി അങ്ങനെ പ്രയോഗിച്ചിരിക്കുകയാണ്, മത് ശബ്ദം ഉപയോഗിച്ചിരിക്കുകയാണ്. ആ മത്തം വിട്ടുകഴിഞ്ഞാലോ അനാദി പരംബ്രഹ്മ നസത്തന്നാസത് ഉച്ചതി എന്നാവും. അപ്പം ശ്ലോകപൂർത്തി സംഭവിക്കത്തില്ല. ഇങ്ങനെയുള്ള ചില ശബ്ദങ്ങൾ ശ്ലോകപൂർത്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഇവിടെയും അത് ഉപയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാൻ നിയമമുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ എടുത്താൽ മതി. അതിനിവിടെ അനാദിമത് എന്നൊരു പദമായിട്ട് തന്നെ എടുക്കുക. പിന്നെ പരംബ്രഹ്മ നസത് തന്നാസത് ഉച്ചതി. അപ്പം ഇതുകൊണ്ട് പറയുന്ന എന്താണ്? ഒരു പാഠം കൂടെ തരികയാണ്. ഇപ്പോൾ വ്യാകരണം ഒരാൾക്കറിയാം, പക്ഷേ വ്യാകരണത്തിൻ്റെ നിയമങ്ങൾ മാത്രം അനുസരിച്ചും വ്യാഖ്യാനിക്കാൻ പാടും. വ്യാകരണം പഠിച്ചിട്ട് വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാലും അബദ്ധമാവും. എന്തുകൊണ്ട്? വ്യാഖ്യാനിക്കുന്നവന് വ്യാകരണ ബോധവും വേണം, തത്വബോധവും വേണം. ആ തത്വബോധം കൂടെ ഉണ്ടായാലും അയാൾക്ക് ശരിയായ രീതിയിൽ അതിൻ്റെ അർത്ഥത്തെ പറയാൻ പറ്റും. അതുകൊണ്ട് ഒരാൾ വ്യാകരണത്തിൻ്റെ ബലത്തിൽ മാത്രം ആധ്യാത്മിക ശാസ്ത്രങ്ങൾ വ്യാഖ്യാനിച്ചാൽ അതും ശരിയാകത്തില്ല. അതും ഇവിടെ വ്യക്തമായി പറയുകയാണ്. തത്വബോധം അതിനാവശ്യമാണ്. അതുകൊണ്ട് അർത്ഥം കൂടി നോക്കണം, സന്ദർഭം നോക്കണം. അപ്പോൾ ശബ്ദാർത്ഥ ബോധത്തിന് പറയുന്ന അനേക നിയമങ്ങളുണ്ട്. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ശരിയായ തത്വബോധവും ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത് ശരിയായി വ്യാഖ്യാനിക്കാൻ കഴിയത്തുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ജ്ഞേയം യത്തത് പ്രവക്ഷ്യാമി യജ്ഞാത്വാമൃതമശ്നുതേ അനാദിമത് പരം ബ്രഹ്മ അസത്തന്നാസദുച്യതേ. ശാന്തി ശാന്തി ശാന്തി.